ശബ്ദോഗൃഹീത തഥാ വീണായി വാദ്യമാനായി വീണായഹ വാദ്യമാനായഹ അനേക ദൃഷ്ടാന്ത ഉപാദാനമിഹ സാമാന്യ ബഹുത്വ ഖ്യാപനാർത്ഥം. ഇവിടെ ഇതുപോലെ ധാരാള ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. തുന്തുപി ദൃഷ്ടാന്തം പറഞ്ഞു, സംഘധ്വനിയുടെ ദൃഷ്ടാന്തം പറഞ്ഞു, വീണാധ്വനിയുടെ ദൃഷ്ടാന്തം പറയുന്നു. അനേക ഹി വിലക്ഷണാഹ ചേതന അചേതന രൂപാഹ, ഇവിടെ ചേതനവും അചേതനവുമായിട്ട് ധാരാളം വസ്തുക്കളുണ്ട്. സാമാന്യ വിശേഷ, അത് സാമാന്യ രൂപത്തിലും വിശേഷ രൂപത്തിലുമുണ്ട്. തേഷാം പാരമ്പര്യഗത്യ യഥാ ഏകസ്മിൻ മഹാസാമാന്യ അന്തർഭവ പ്രജ്ഞാനഘനേ. ഒരു ശബ്ദം അതിൻ്റെ വിശേഷതകളെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞു, മറ്റൊരു ശബ്ദത്തിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ ഏകസ്മിൻ മഹാസാമാന്യ അന്തർഭവ പ്രജ്ഞാനഘനേ, ഇതെല്ലാം ഈ പറയുന്ന സാമാന്യ വിശേഷ രൂപത്തിലുള്ള ചേതനാചേതന രൂപത്തിലുള്ള സർവവും ഒരു മഹാസാമാന്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്താണ് അസാമാന്യം? പ്രജ്ഞാനഘനം. കഥം നാമ പ്രദർശിപ്പിക്കുക, ഇതെങ്ങനെ വ്യക്തമാക്കണം, ഏതു തരത്തിലാണ് ഇതിനെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത്, അതിനുവേണ്ടി ആണ് ദുന്ദുബി ശംഖ വീണ ശബ്ദ സാമാന്യ വിശേഷേണ യഥാ ശബ്ദത്യന്തർഭാവ. ഈ നാനാശബ്ദങ്ങൾ എല്ലാം ഒരു ശബ്ദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത് പോലെ ഈ നാനാ ദൃഷ്ടാന്തങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. സർവവും ഒരു പ്രജ്ഞാനഘനത്തിൽ സാമാന്യ വിശേഷ രൂപത്തിലുള്ള സർവവും ഒന്നിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഏവം സ്ഥിതികാലേ താവത് സാമാന്യ വിശേഷ അവ്യതിരേക ബ്രഹ്മയുഗത്വം ശക്യം അവഗന്ധം പറയുന്നു. അതുപോലെ ഇതെല്ലാം പറയുന്നതെല്ലാം അനുഭവകാലത്താണ്. ശബ്ദം കേൾക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്നിട്ട് അവിടെ നിർണയിക്കുന്നു, അതിൻ്റെ വിശേഷങ്ങളെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ശബ്ദത്തെയും കുറിച്ച് ചിന്തിക്കുന്നു, ഒടുവിൽ തീരുമാനിക്കുന്നു എല്ലാ ശബ്ദങ്ങളും പറയുന്ന വീണ നാദം ശംഖനാദം ഈ ഓരോ ശബ്ദങ്ങളും ആ ശബ്ദ സാമാന്യത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു, അതിലെല്ലാം ഒന്നായിരിക്കുന്നു. അതുപോലെ സ്ഥിതികാലേ, ഇതെങ്ങനെയാണോ ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ബോധ്യപ്പെടുന്നത് പോലെ ഈ സ്ഥിതികാലത്തിൽ, സ്ഥിതികാലം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ താവ് സാമാന്യ വിശേഷ അമ്പ്യതിരേക, ഈ സാമാന്യ വിശേഷ അമ്പ്യതിരേക ബ്രഹ്മത്തിൽ ഈ സാമാന്യ വിശേഷങ്ങളെല്ലാം ഇതുപോലെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മം ഇതിൽ നിന്നൊന്നും അന്യമല്ല, ഇതെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ബ്രഹ്മേകത്വ ശക്യം അവതന്തും, അങ്ങനെ ബ്രഹ്മേകത്വത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറഞ്ഞത് സ്ഥിതികാലേ യഥൈകാത്യം ശക്യതേ ജ്ഞാതു മഞ്ജസ യഥോക്ത ന്യായതസ്തത്വ ഉത്പത്തുവപി ശക്യതേ. ഉത്പത്തി, സ്ഥിതി, നാശം, ഈ മൂന്ന് കാലത്തെക്കുറിച്ച് ചിന്തിച്ചാലും അവിടെയെല്ലാം ഈ തത്വം തന്നെ മനസ്സിലാക്കാം. എല്ലാം സർവം എന്ന് പറയുന്നതെല്ലാം സാമാന്യ വിശേഷ രൂപത്തിൽ അനുഭവപ്പെടുന്നതെല്ലാം ഈ പ്രജ്ഞാനഘനമായ ബ്രഹ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. എല്ലാം അറിവിൽ അന്തർഭവിച്ചിരിക്കുന്നു. അറിവിലാണല്ലോ ഇതെല്ലാം അനുഭവപ്പെടുന്നത്. അറിവിൽ ഇതെല്ലാം അഭേദമായിരിക്കുന്നു. ഇതിനെ ഒന്നിനെയും അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അത് സ്ഥിതികാലത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഉത്പത്തി കാലത്തെ കുറിച്ച് പറയുന്നു. സ യഥ ആദ്രേധാഗ്നേ അഗ്നേ അഭ്യാഹിത പൃഥക്ധൂമ വിനിശ്ചരത്തി വിനിശ്ചരന്തി ഏവം വാരേ അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതൻ യദ്ഋഗ്വേദോ യജുർവേദഃ സാമവേദോ അഥർവാംഗിരഹസ ഇതിഹാസപുരാണം വിദ്യ ഉപനിഷദഃ ശ്ലോക സൂത്രാണി അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി അസ്യൈവ ഏതാനി നിശ്വസിതാനി. ഏവം ഉത്പത്തികാലേ പ്രാഗുത്പത്തിർബ്രഹ്മവേദി സഖ്യം അവഗുന്തു. ഉത്പത്തികാലത്തിലും പ്രാഗുത്പത്തേഹേ ഉത്പത്തിക്ക് മുമ്പ് ബ്രഹ്മൈവ ഈ പ്രജ്ഞാനഘനം മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. യഥാ അഗ്നിഹേ വിസ്ഫുലിംഗ ധൂമാങ്കാര അർച്ചിഷാം പ്രാഗ് വിഭാഗാദ് അഗ്നിരേവ പറയുന്നു. അഗ്നിയെ ഉദാഹരണമായിട്ടെടുത്ത് പറയുന്നു. അഗ്നിയുടെ വിസ്ഫുലിംഗങ്ങൾ, അതിൽ നിന്ന് പുറപ്പെടുന്ന തീപ്പൊരികൾ, ധൂമം, അതിൽ നിന്നുണ്ടാകുന്ന ധൂമം, അങ്കാരം, ആ തീക്കനൻ, അർച്ചിസ്, അതിൻ്റെ നാളങ്ങൾ എല്ലാം പ്രാഗ് വിഭാഗ അഗ്നിരേവ അതിങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് അത് അഗ്നി തന്നെയായിരുന്നു. അഗ്നി സർവത്രയുണ്ടല്ലോ, അഗ്നി സർവവ്യാപിയാണ്. പക്ഷെ അത് പ്രകടമാകുമ്പോഴാണ് ഈ രൂപത്തിലെല്ലാം വരുന്നത്, അല്ലെങ്കിൽ അതെല്ലാം അഗ്നിയായി തന്നെ ഇരുന്നു. യവേദി ഭവന്തി അഗ്നിയേകത്വം മനസ്സിലാക്കാം. അഗ്നിയേകമാണ് അഗ്നി, നാനാരൂപത്തിൽ പ്രകടമാകുന്നുണ്ടെങ്കിലും അത് അങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് ഉത്പത്തിക്കുമ്പോൾ ഏകമായിരുന്നു. അതുപോലെ പ്രപഞ്ചം ഈ നാനാരൂപത്തിൽ ഇങ്ങനെ പ്രകടമാകുന്നുണ്ടെങ്കിലും അത് പ്രകടമാകുന്നതിന് മുമ്പ് ഏകമായ പ്രജ്ഞാനം മാത്രമായിരുന്നു. അത് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് എളുപ്പം സുഷുപ്തിയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. ഇവിടെ അത് പറയുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇതെല്ലാം അവിടെ തുര്യനിൽ ഏകീഭൂതമായിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ ആ തുര്യനിൽ നിന്ന് ഇതെല്ലാം പ്രകടമാകുന്നു. ഏവം ജഗന്നാമരൂപം നാമരൂപ വികൃതം പ്രാഗുത്പത്തേ പ്രജ്ഞാനഘനൈവ. അതുപോലെ നാമരൂപത്തിൽ വികാരപ്പെട്ടിരിക്കുന്ന ഇത് ഉത്പത്തിക്ക് മുമ്പ് പ്രജ്ഞാനഘനമായിരുന്നു, അതുര്യനായിരുന്നു. യുക്തം ഗൃഹീതം ഇത്യേത് ഉച്ചതി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ യഥ ആർദ്രേധ അഗ്നേഹേ എന്നിവിടെ പറയുന്നു. ആർദ്രേധാഗ്നി എന്ന് പറയുന്നത് എന്താണ്? സ യഥ ആർദ്രേധാഗ്നി ആർദ്രൈർ ഏഥോഭി ഇദ്ധോ അഗ്നി. അതാണ് ഏഥാഗ്നി എന്ന് പറയുന്നത്. ഏഥോഭി യുദ്ധ അഗ്നി, ഏധസ് എന്ന് പറയുന്നത് വിറക്. ആർദ്രമായ ഏതസ് എന്ന് പറയുന്ന നനഞ്ഞ വിറക്. അതുകൊണ്ട് യുദ്ധമായ എന്ന് പറയുന്ന ദീപ്തമായ അഗ്നി. നനക നനഞ്ഞ വിറക് കത്തിയ അഗ്നി എന്നർത്ഥം. അതാണ് ആർദ്രേധാഗ്നേഹി ആർദ്രൈ ഏഥോഭി യുദ്ധോ അഗ്നി ആർദ്രേധാഗ്നി തസ്മാദഭ്യാഹിത പൃഥക്ഭൂത പൃഥക് നാനാപ്രകാരം ധൂമഗ്രഹണം വിസ്ഫുലിംഗാദി പ്രദർശനാർത്ഥം ധൂമ വിസ്ഫുലിംഗാദയോ വിനിശ്ചരന്തി വിനിർഗച്ഛന്തി അഭ്യാഹിതാ വിറകിനെ ജ്വലിപ്പിച്ചാൽ അത് നനഞ്ഞെന്നെന്തുകൊണ്ട് പറയുന്നു? ധൂമവും പുക വരണമെങ്കിൽ നനഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് പൃഥക്ഭൂത നാനാ പൃഥക് നാനാപ്രകാരം നാനാതരത്തിൽ അവിടെ പ്രകടമാകുന്നു അഗ്നി ധൂമഗ്രഹണം. അതിനാണ് ധൂമത്തെ പറയുന്നത്. ധൂമം എന്ന് പറയുന്നത് അഗ്നിയിൽ നിന്നും വ്യത്യാസമുണ്ടല്ലോ. അഗ്നി ദീപ്തമാണ്, ധൂമം ഇരുണ്ടിരിക്കുന്നു. പക്ഷെ അതും അഗ്നിയിൽ നിന്നുണ്ടായതാണ്. എന്തുകൊണ്ട്? വിറക് നനഞ്ഞിരുന്നത് കൊണ്ട്. അതാണ് നാനാപ്രകാരത്തിൽ വിസ്ഫുലിംഗാദി ഗ്രഹണം. വിസ്ഫുലിംഗം ധൂമ വിസ്ഫുലിംഗാദി വിനിശ്ചരന്തി ധൂമം വിസ്ഫുലിംഗം തുടങ്ങിയവയെല്ലാം അതിൽ നിന്ന് പ്രകടമാകുന്നു. വിനർഗച്ഛന്തി പൃഥക് ധൂമഹ പൃഥക് നാനാപ്രകാരത്തിൽ ധൂമ വിസ്ഫുലിംഗാദികൾ യഥാ ആർദ്രേധാഗ്നേഹി അഭ്യാഹിത പൃഥക് ധൂമ. ഇവിടെ ധൂമ എന്നേ പറഞ്ഞുള്ളൂ. ഭാഷ്യകാലം വരുന്നു ധൂമം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിസ്ഫുലിംഗം തീപ്പരികൾ അതിന്റെ നാളം എല്ലാത്തിനും എടുക്കണം. എല്ലാം അതിൽ നിന്നുണ്ടാകുന്നു. ഏകമായ അഗ്നി നാനാരൂപത്തിൽ കാണപ്പെടുന്നു എന്ന് ചേർക്കും. ഇവിടെ ഏകമായിരിക്കുന്ന പ്രജ്ഞാനം നാനാരൂപത്തിൽ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ അനുഭവപ്പെടുന്നു. വിനിശ്ചരന്തി വിനിർഗച്ഛന്തിയോം യഥായം ദൃഷ്ടാന്ത ഇതുപോലെ രേ മൈത്രേയി. ഇവിടെ മൈത്രേയെ ഉപദേശിക്കുകയാണ്. അസ്യ പരമാത്മന പ്രകൃതസ്യ മഹതോ ഭൂതസ്യ. ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ പരമാത്മാവ് അതിനോട് പറഞ്ഞു മഹതോ ഭൂതസ്യ. ആ മഹത്തായ ഭൂതം, മഹത്തായ തത്വം എന്നർത്ഥം. ഭൂതം എന്ന് പറഞ്ഞാൽ തത്വം. ആ മഹത്തായ തത്വത്തിൽ നിന്റെ നിശ്വസിതമാണ്, നിശ്വാസമാണ്. ഇത് ഏത് നിശ്വസിതമിവ നിശ്വസിതം, നിശ്വാസം പോലെയാണ്. യഥാപ്രജ്ഞനൈവ പുരുഷ നിശ്വാസോ ഭവതി ഇവം അരേ. ആ നിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് പ്രയത്നം കൂടാതെ സംഭവിക്കുന്ന കാര്യമാണ്. പ്രയത്നിക്കാനുള്ള ഏതൊരു ശേഷിയും ഇല്ലാതിരിക്കുന്നവനും നിശ്വാസം സംഭവിക്കും മരണസമയത്ത് പോലും. അവിടെ പ്രയത്നിക്കാനുള്ള എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടു. ശിശുവായിരിക്കുമ്പോഴും എല്ലാ സമയത്തും ഉണ്ട് നിശ്വാസം. അതിന് പ്രത്യേക പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പറയുന്നത് സഹജമായിരിക്കുന്നു. ജീവന്റെ ശരീരത്തിൽ ഉള്ള കാലത്തോളം നിശ്വാസം സഹജമായി ജീവനോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ സഹജമായിരിക്കുന്ന നിശ്വാസം എങ്ങനെയാണോ ആ ജീവനിൽ സംഭവിക്കുന്ന അതുപോലെ പരമാത്മാവിൽ നിന്നും സഹജമായി കിം തത് നിശ്വസിതമിവ തത്വജ്ഞാതം ഇത്യുച്ചതേ എന്ത് ഉണ്ടായി? യജുർവേദോ യജുർവേദ സാമവേദോ അഥർവാംഗിരസ ചതുർവിധം മന്ത്രജാതം യജുർവേദം യജുർവേദം സാമവേദം പിന്നെ അഥർവവേദം. അങ്ങനെ നാല് വേദമാണോ പറയുന്നു? വേദം ഒന്നേ ഉള്ളൂ. പിന്നെ നാലെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ചതുർവിധം മന്ത്രജാതം, നാല് തരത്തിലുള്ള മന്ത്രങ്ങളാണ്. വേദം ഒന്നാണ്, പക്ഷെ അത് നാല് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതിന്റെ സ്വരഭേദമനുസരിച്ച് മറ്റും മന്ത്രങ്ങൾ നാല് തരത്തിലാണ്. ആ നാല് തരത്തിലുള്ള മന്ത്രങ്ങൾ ഏതൊക്കെയാണ്? അത് ഋഗ്വേദ മന്ത്രങ്ങൾ, യജുർവേദ മന്ത്രങ്ങൾ, സാമവേദ മന്ത്രങ്ങൾ, അഥർവാംഗിരസാമ. അഥർവേദത്തിന് അഥർവാംഗിരസ വേദം എന്നും പറയും. കാരണം അഥർവ ഋഷിയും അംഗിരസ് എന്ന് പറയുന്ന ഋഷി രണ്ട് ഋഷിമാരാണ് അവിടുത്തെ മന്ത്രദൃഷ്ടാന്തങ്ങൾ പ്രധാനമായിട്ട്. അതുകൊണ്ട് അവരുടെ പേരിൽ അത് അറിയപ്പെടുന്നു അഥർവ അംഗിരസം. നാല് തരത്തിലുള്ള മന്ത്രജാതം ചിലടത്ത് പറയും ത്രയി എന്ന് പറയും. ഋക്ക് യജുസ്സാം മൂന്നെണ്ണത്തിനെ പറയത്തുള്ളൂ. ഇവിടെ നാലും പറയും. ഭാഷകാരും നാലും അംഗീകരിക്കുന്നു. കാരണം മൂന്ന് പറയുന്നിടത്ത് ഈ അഥർവ അംഗിരസ ഋഷിമാരുടെ മന്ത്രങ്ങളെ കൂടി അതിലങ്ങ് അന്തർഭവിപ്പിച്ചു. ഗജസ്വാമ മന്ത്രങ്ങൾ അന്തർഭവിച്ച് ത്രയി എന്ന് പറയും. ചിലടത്ത് ഇവിടെ നാലും പറയുന്നു. ത്രിവിധം മന്ത്രജാതം, ഈ നാല് തരത്തിലുള്ള മന്ത്രജാതവും. പിന്നെന്താ വരുന്നത്? ഇതിഹാസ പുരാണം വിദ്യ ഉപനിഷത്ത് ശ്ലോക സൂത്രാണി അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇതിൽ തന്നെ അന്തർഭവിച്ചതാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇതിഹാസം ഇതി ഉർവശി പുരൂരവസോ സംവാദാദി ഉർവശി അപ്സര ഇത്യാദി ബ്രാഹ്മണമേവ. അതായത് ഈ വേദത്തിൽ തന്നെ ബ്രാഹ്മണ ഭാഗങ്ങളിൽ ഒരുപാട് കഥകൾ പറയുന്നു. ഉദാഹരണം പറയുന്നു, ഉർവശിയുടെയും പുരൂരവസിന്റെയും ഇങ്ങനെ ധാരാളം കഥകൾ പറയുന്നുണ്ട്. ഇതിനാണ് ഇവിടെ ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ അതും വേദഭാഗമായി. മഹാഭാരതം പോലെയുള്ള ഇതിഹാസത്തെ അല്ല ഇവിടെ പറയുന്നത്. പുരാണം അസദ്വായുസ ഇതമഗ്ര ആസീതിക. പുരാണം എന്ന് പറയുന്ന പഴയ കാര്യങ്ങൾ പറയുന്നു. അപ്പം പുരാണം പറയുന്നു എന്ന് പറയാറുണ്ട്. ഇവിടെ എന്ത് പറയുന്നു? അസദ്വാ ഇതമഗ്ര ആസീത് മുമ്പ് അസത്തായിരുന്നു എന്ന് പഴയ കാര്യങ്ങൾ പറയുന്നു പുരാണം. അതും വേദത്തിലുണ്ടല്ലോ. വിദ്യ ദേവജന വിദ്യ വേദ സ്വയം ഇത്യാദ്യ വിദ്യ പറയുന്നു. ദേവജന വിദ്യ തുടങ്ങിയ വിദ്യകളെ കുറിച്ച് പറയുന്നു. ഉപാസനകളും മറ്റും ഉപനിഷത് പ്രിയമിത്യേത് ഉപാസീത പറയുന്നു. ഉപനിഷത് ശബ്ദങ്ങൾ പ്രിയമേത് ഉപാസീത, അങ്ങനെയുള്ള ഉപാസനകൾ. അത് വേദത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെ അന്തർഭവിപ്പിക്കാൻ വേണ്ടി ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. പുരാണം വിദ്യ ഉപനിഷത്ത്. അല്ലാതെ പുരാണം എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഗവത പുരാണം പോലുള്ള പുരാണങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. ശ്ലോക ബ്രാഹ്മണ പ്രഭവ മന്ത്ര തദ്ദേശീയ ശ്ലോക, ഇവിടെ തന്നെ പറയും ചില ഭാഗത്ത് തദ്ദേശീയ ശ്ലോക. ഈ ബ്രാഹ്മണത്തിലുള്ള മന്ത്രങ്ങളെയാണ് ഇവിടെ ശ്ലോകങ്ങളെന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണ ഭാഗത്തിൽ തന്നെ മന്ത്രങ്ങളാണ്, അതിന് ശ്ലോകങ്ങളെന്ന് പറയുന്നത് ഇത്യാദേഹ. സൂത്രാണി വസ്തുസംഗ്രഹവാക്യാനുവേദ യഥാത്മ്യത്തെ ഉപാസീത ഇത്യാദി. ഒരു തത്വത്തെ സംഗ്രഹിച്ച് പറയുന്നതിനാണ് സൂത്രം എന്ന് പറയുന്നത്. വേദത്തിലുമുണ്ട് ആത്മീയത്തെ ഉപാസിക്ക, നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഭാഷ്യകാരം ദീർഘമായി ചർച്ച ചെയ്തു. എന്തുകൊണ്ട്? അതൊരു സംഗ്രഹവാക്യമാണ്. അതൊരുപാട് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതാണ് സൂത്രങ്ങളെപ്പോലെ. അത് സൂത്രങ്ങൾ. അനുവ്യാഖ്യാനാനി മന്ത്രവിവരണാനി, ഈ മന്ത്രങ്ങളിലുള്ള വിവരങ്ങൾ വരുന്നു. വ്യാഖ്യാനാനി അർത്ഥവാദ, അർത്ഥവാദ ഭാഗങ്ങൾ. സ്തുതിപരമായി നിന്ദാപരമായി വരുന്ന ഭാഗങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വേദം എന്ന് ചുരുക്കം. ഇത് മുഴുവൻ ഇവിടെ പറയുന്ന എന്താണ്? ആ ഈശ്വരനിൽ നിന്നും നിർഗമിച്ചതാണ്, ഈശ്വരനിൽ നിന്ന് സഹജമായി നിർഗമിച്ചതാണ് അതിലൂടെ പറയുന്നു. അഥവാ വസ്തുസംഗ്രഹവാക്യ വിവരണാനി അനുവ്യാഖ്യാനാനി യഥാ ചതുർത്ഥ അധ്യായ ആത്മീയത്തെ ഉപാസിത ഇത്യസ്യ യഥാ വാരേ അസുപന്യോഹം അസ്മീതി ന സവ്യത യഥാ പശുരേവമിത്യ അസ്യ അയമേവ അധ്യായ ശേഷം. ഇവിടെ സൂത്രാണി അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി എന്ന് രണ്ടു തരത്തിൽ പറഞ്ഞല്ലോ. ഈ അനുവ്യാഖ്യാനം വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ്? അതിനെ പറയുന്നു വ്യാഖ്യാനാനി അർത്ഥവാദം എന്ന് പറഞ്ഞു. അഥവാ ഇനി അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു, വസ്തുസംഗ്രഹവാക്യ വിവരണാനി അനുവ്യാഖ്യാനാനി. അനുവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വസ്തുസംഗ്രഹത്തെ വിവരിക്കുന്ന, വാക്യത്തെ വിവരിക്കുന്ന ഭാഗങ്ങൾ. അതാണ് അതിന് പറയുന്നു ഉദാഹരണം. യഥാ ചതുർത്ഥ ഇവിടെ തന്നെ നാലാം അധ്യായത്തിൽ ശ്രുതിയുടെ ക്രമമനുസരിച്ച് ആത്മീയത്തെ ഉപാസീത എന്ന് പറഞ്ഞു ഇത്യസ്യ, അതിന്റെ വ്യാഖ്യാനം അടുത്ത് വരുന്നു. യഥാവാര്യ അന്യവാസോ അന്യോഹം അസ്മീതി ന സവേദ യഥാ പശുരേവം. നേരത്തെ നമ്മൾ അതൊക്കെ വ്യാഖ്യാനിച്ചതാണ്. ഇത്യസ്യ അയമേവ അധ്യായശേഷ, അധ്യായത്തിന്റെ തന്നെ ഭാഗമായി ഒന്ന് പറഞ്ഞതിനെ തുടർന്ന് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ എടുക്കാം. മന്ത്രവിവരണാനി വ്യാഖ്യാനാനി, വ്യാഖ്യാനം എന്ന് പറഞ്ഞാലോ, അനുവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ട് തുടർന്ന് വ്യാഖ്യാനിക്കുക. അതിന് അതിനിവിടെ ഉദാഹരണം പറഞ്ഞു. വ്യാഖ്യാനം എന്ന് പറഞ്ഞാലോ മന്ത്രത്തെ വിവരിക്കുക. ഏവം അഷ്ടവിധം ബ്രാഹ്മണം, ഈ പറഞ്ഞ രീതിയിലനുസരിച്ച് അഷ്ടവിധത്തിലുള്ള ബ്രാഹ്മണം, കാരണം ഇതെല്ലാം ബ്രാഹ്മണ ഭാഗത്താണ് വരുന്നത്. ഇവിടെ ഋഗ്വേദം, യജുർവേദം, അഥർവ അങ്കിരസം എന്ന് നാല് തരത്തിൽ. പിന്നെ വരുന്ന എന്താണ്? ഇതിഹാസം, പുരാണം, വിദ്യ, ഉപനിഷത്ത്, ശ്ലോക, സൂത്രാണി, അനുവ്യാഖ്യാനാനി, വ്യാഖ്യാനാനി എന്ന് പറയുമ്പോൾ എട്ടെണ്ണം. ഈ എട്ടും ബ്രാഹ്മണ ഭാഗത്ത് വരുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് അപ്പോഴേ വേദമാകത്തുള്ളൂ. എന്നാണ് അടുത്ത് പറയുന്നത്, ഏവം മന്ത്രബ്രാഹ്മണയോ രൈവഗ്രഹണം. അപ്പൊ വേദമെന്നുള്ളത് കൊണ്ട് മന്ത്രബ്രാഹ്മണ രണ്ടിനെയും ഗ്രഹിക്കണം. നിയതരചനാവതോ വിദ്യമാനസൈവ വേദസ്യ അഭിവ്യക്തി പുരുഷ നിശ്വാസവത് നജ പുരുഷ ബുദ്ധി പ്രയത്നപൂർവക. ഭാഷകാരൻ ഇവിടെ പറയുന്നത്, ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, വേദം എന്ന് പറയുന്നത് മന്ത്രഭാഗവും ബ്രാഹ്മണഭാഗവും കൂടി ചേർന്നാണ്. ബ്രാഹ്മണഭാഗത്തിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് നിയതമായ രചനയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രചനയ്ക്ക് മാറ്റമില്ല. അഗ്നിമീളെ പുരോഹിതം എന്ന് പറയുന്നത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റം വരുന്നുണ്ട്. ആ വർണ്ണവിന്യാസത്തിന് മാറ്റം വരുന്നുണ്ട്. വിദ്യമാനസ്യ വേദസ്യ അത് എന്നും നിലനിൽക്കുന്നതാണ്. അതിന്റെ അഭിവ്യക്തി പ്രകടഭാവം, പുരുഷനിശ്വാസവും പുരുഷനിശ്വാസത്തെ പോലെ നജ പുരുഷ ബുദ്ധി പ്രയത്നപൂർവക. പുരുഷബുദ്ധി നമ്മൾ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് വളരെ പ്രയാസപ്പെട്ട് എഴുതുന്നത് പോലെയല്ല, ഇത് പറയുന്നത് പോലെയാണ്. ഈശ്വരനിൽ നിന്ന് നേരത്തെ തന്നെ ഉള്ളത് തന്നെ പ്രകടമാകുന്നതാണ്. അല്ലാതെ കഥയും നോവലും എല്ലാം എഴുതുന്നത് പോലെ കൽപ്പിച്ച് വാക്യങ്ങളെ രചിക്കുന്നതല്ല. ഇത് രചിതമായ വാക്യങ്ങൾ അവിടെ ഉണ്ട്, അത് പ്രകടമാകുന്നതാണ്. അത പ്രമാണം നിരപേക്ഷൈവ സ്വാർത്ഥേ. അതുകൊണ്ട് ഈ വേദം അതാണ് ഇവിടെ, അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും ഭാഷകാലം പറഞ്ഞു വരുന്നത്. ഇത് നിരപേക്ഷൈവ സ്വാർത്ഥേ, സ്വാർത്ഥത്തിൽ ഇത് നിരപേക്ഷ പ്രമാണമാണ്, സ്വതപ്രമാണമാണ്. അതിനാണ് നിരപേക്ഷ പ്രമാണം പറയുന്നത്. ഈ സ്വതപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിനെ അപേക്ഷിക്കാതെ തന്നെ പ്രമാണമാകുന്നു. അത് വാക്യം, വാക്യങ്ങൾ പൊതുവെ നിരപേക്ഷ പ്രമാണമല്ല. ഒരാൾ പറയുകയാണ്, ആ കടലിന്റെ തീരത്ത് ഒരു മനോഹരമായ പുഷ്പമുള്ള ഒരു ചെടിയുണ്ടെന്ന് പറയും. ഒരാൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്കത് ശരിയാണെന്ന് ധരിക്കാം, വേറൊരാൾക്കത് തെറ്റാണെന്ന് ധരിക്കാം. ആ വാക്യം നിരപേക്ഷ പ്രമാണമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത് ശരിയാകാം തെറ്റാകാം. പക്ഷെ അത് ശരിയാകണമെങ്കിൽ എന്ത് വേണം? ഈ കേൾക്കുന്നയാള് ഇത് കേൾവി എന്ന് പറയുന്നത് ശബ്ദമാണ്, ശബ്ദം ഒരു പ്രമാണമാണ്. ശബ്ദത്തിലൂടെയാണ് മനസ്സിലാക്കി അവിടെ പുഷ്പമുണ്ടെന്ന്. പക്ഷെ അത് നിരപേക്ഷ പ്രമാണം അല്ലാത്തത് കൊണ്ട് കേൾക്കുന്നയാള് അവിടേക്ക് പോകുന്നു, നടന്നു പോകുന്നു. പുഷ്പം ഉണ്ടെങ്കിൽ എന്താണ് കണ്ണുകൊണ്ട് കാണാമെന്നുള്ളതെന്നാണ് പുഷ്പം. കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നു, എന്നിട്ട് തീരുമാനിക്കുന്നു ശരിയാണ്. അതുവരെ ഈ പറഞ്ഞ വാക്യം പ്രമാണമല്ല. കണ്ണുകൊണ്ട് നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ തീരുമാനിച്ചു ഇവിടെ പുഷ്പം ഉള്ളതാണ്. അപ്പോൾ ആ വാക്യം പ്രമാണമായി, മുമ്പ് പറഞ്ഞ വാക്യം പ്രമാണമായി. അതിൽ നിന്ന് അയാൾക്കുണ്ടായത് പ്രമേയമാണ്. ഇതതിന് ചുരുക്കി പറയുന്നതാണ്. ഇത് പ്രാമാണ്യവാദം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. ശാസ്ത്രത്തിലെല്ലാം ദീർഘമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരാള് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ അതിനെ നിരപേക്ഷ പ്രമാണമായി സ്വീകരിക്കാറില്ല. അത് മറ്റൊരു പ്രമാണം കൊണ്ട് പരീക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. ശബ്ദം ശ്രവണേന്ദ്രിയം കൊണ്ടാണ് ഗ്രഹിക്കുന്നത്, എന്നിട്ട് നമ്മൾ ബോധിക്കുന്നു ആ ഇത് സത്യമാണ്. അതുപോലെ നമ്മളെ ബോധിപ്പിക്കാൻ കഴിയുള്ള മറ്റൊരു പ്രമാണമാണ് ചക്ഷുരേന്ദ്രിയം. അവിടെ ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായം കൂടെ തേടുന്നു. ശബ്ദപ്രമാണം അത് ശ്രവണേന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടി ആ തത്വത്തെ ബോധിപ്പിച്ചെങ്കിലും അതിനെ നമുക്കവിടെ സ്വതപ്രമാണമെന്ന് നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ചക്ഷുരേന്ദ്രിയത്തെ കൂടെ ആശ്രയിച്ചു. കണ്ണുകൂടി പറയേണ്ടി വന്നു, കണ്ണിന്റെ അംഗീകാരം കൂടെ വാങ്ങേണ്ടി വന്നു. എന്താണത്? ശരിയാണ്. എന്തുകൊണ്ടങ്ങനെ വേണ്ടി വരുന്നു? കാരണം കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഒരാള് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പുഷ്പമില്ല. അപ്പോൾ വാക്യം പ്രമാണമല്ലാതായി തീർന്നു. അപ്പോൾ വാക്യത്തെ സംബന്ധിച്ച് വാക്യം പ്രമാണമാകുമോ സ്വത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? ആ അത് ചക്ഷുരേന്ദ്രിയം അംഗീകരിക്കുകയാണെങ്കിൽ അത് പ്രമാണമാണ്, അല്ലെങ്കിൽ അല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം സത്യം പറയുന്നവരുമുണ്ട്, കള്ളം പറയുന്നവരുമുണ്ട്. അപ്പോൾ സത്യം പറയുന്നവനാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് പറയാം അത് സ്വയം പ്രമാണം തന്നെ. പക്ഷേ വാക്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൊതുവായ നിയമം ഉണ്ടാക്കാൻ കഴിയത്തില്ല. വാക്യം സ്വതപ്രമാണമാണ്, കാരണം രണ്ടു തരത്തിലും അത് വരാം. പക്ഷേ ശ്രുതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല പറയുന്നത്. അതഹ, ഇത് ഈശ്വരനിൽ നിന്ന് നിശ്വസിതമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് നിശ്വസിതം പോലെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ വെളിപ്പെടുത്തിയതുകൊണ്ട്, ഈശ്വരതത്വം ഇതിനെ വെളിപ്പെടുത്തിയതുകൊണ്ട് ഇത് നിരപേക്ഷ പ്രമാണമാണ്. അത് വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു വാക്യത്തെ നമുക്ക് പ്രമാണമായി സ്വീകരിക്കാം. ആ വാക്യം പറയുന്നവൻ സത്യം പറയുന്നവനാണെങ്കിൽ അതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കാം. സത്യം പറയുന്നവനാണെങ്കിൽ നമ്മളവിടെ പോയി നോക്കിക്കഴിയുമ്പോൾ ആ പറഞ്ഞ് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. അതഹ, ഇത് ഈശ്വരൻ വെളിപ്പെടുത്തിയതുകൊണ്ട് ഇത് നിരപേക്ഷമാണ് പ്രമാണം. എന്തിന്? സ്വാർത്ഥേ, സ്വാർത്ഥത്തിൽ, അതായത് ഈ വേദം വെളിപ്പെടുത്തുന്ന അർത്ഥങ്ങളിൽ, വിഷയങ്ങളിൽ വേദം സ്വയം പ്രമാണമാണ് എന്നാണ്. അതിന് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുഷ്പമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട് കണ്ടു ബോധിക്കേണ്ടി വന്നു. അതുപോലെ വേദം പറഞ്ഞ ഒരു കാര്യം അത് ഈ കണ്ണുകൊണ്ട് കണ്ടു ബോധിക്കേണ്ട ആവശ്യമില്ല. വേദം പറഞ്ഞുകൊണ്ട് തന്നെ അത് സത്യമാണ്, അതിന് പ്രമേയമായി അംഗീകരിക്കണം. വേദത്തിനങ്ങനെ ഈ പ്രാമാണ്യം വന്നാൽ ഈശ്വരൻ പറഞ്ഞുകൊണ്ട്, ഈശ്വരൻ സർവജ്ഞനാണ്, സർവജ്ഞനായ ഈശ്വരൻ പറയുന്നത് ഒരിക്കലും ഭ്രാന്തിയാകത്തില്ല, അർത്ഥത്തിന് മാറ്റം വരത്തില്ല. തസ്മാത് ഏത് തേനോക്തം തഥൈവ പ്രതിയോത്തവ്യം ആത്മനാശ്രയ ഇച്ഛദ്ഭിഹി ജ്ഞാനം വാ കർമ്മവേദി. അതുകൊണ്ട് ഇവിടെ പറയുന്നു തസ്മാ, അക്കാരണത്താൽ, ഇത് സ്വതപ്രമാണമായതുകൊണ്ട്. വേദം സ്വതപ്രമാണമായിരിക്കുന്നുണ്ട്. മറ്റു പ്രമാണങ്ങളുടെ സഹായം കൂടാതെ തന്നെ വേദം സത്യത്തെ യഥാർത്ഥമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് യത്തേനോക്തം, വേദം എന്താണോ പറഞ്ഞത് തഥൈവ പ്രതിപത്തവ്യം, അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നാണ്. അതങ്ങനെ തന്നെ സ്വീകരിക്കണം. വേദം എന്ത് പറഞ്ഞു അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കണം. ആര്? ആത്മനഃ ശ്രേയ ഇച്ഛദ്ഭി, തന്റെ ശ്രേയസ്സിനെ ഇച്ഛിക്കുന്നവർ. ശ്രേയസ്സിനെ ഇച്ഛിക്കുന്നവർ വേദം എന്ത് പറയുന്നു അത് അതുപോലെ സ്വീകരിക്കും. അതിൽ യാതൊരു തരത്തിലും മാറ്റം വരുത്താൻ പാടില്ല. അതെന്താണ്? ജ്ഞാനം വാ കർമ്മ വാ, ഏതായാലും ശരി, ജ്ഞാനത്തെ സംബന്ധിച്ചായാലും ശരി, അതായത് ഇവിടെ പറയുന്ന ആത്മതത്വത്തെ സംബന്ധിച്ചായാലും ശരി, കർമ്മകാന്ഡത്തെ സംബന്ധിച്ചായാലും. അപ്പൊ വേദം പൂർവകാന്ഡവും ഉത്തരകാന്ഡവും ഒരുപോലെ പ്രാമാണ്യമുള്ളതാണ്. വേദം സത്യത്തെ പറയുന്നതാണ്. ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ എന്ന് അവിടെ പ്രത്യേകം പറയുന്നു. ഇതിനെ സ്വതപ്രമാണമായിട്ട് തന്നെ സ്വീകരിക്കണം എന്ന്. അപ്പൊ ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് പറയുന്നത് വേദത്തിനെ സ്വതപ്രമാണമായി സ്വീകരിക്കണം. അതിന് ഹേതുവായി പറയുന്നത് അത് ഈശ്വരപ്രോക്തമാണ്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണോ, അതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കുന്നതുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണ്, അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം. മറ്റൊന്നെന്താണ് പറയുന്നത്? ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ അതിനെ സ്വീകരിക്കണം. ഏതിനെ? അത് തത്വമായാലും ശരി കർമ്മമായാലും ശരി എന്ന്. ഇതില് ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ അതിൽ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കണമെന്ന് പറയുന്നതിന് വലിയ അഭിപ്രായ വ്യത്യാസം വരത്തില്ല. കാരണം ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം അത് തന്നെയാണ്. ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന എന്ന് പറയുന്നത് ജീവന്മാര്, ജീവന്മാർ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ വേദത്തിൽ പറഞ്ഞ വഴിക്ക് സഞ്ചരിക്കും എന്നാണ്. അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ ശ്രേയസ്സിനെ ആഗ്രഹിക്കാൻ വേണ്ടി, സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സത്ഫലം, ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുഷിച്ച ഫലം. അപ്പൊ ശ്രേയസ്സിന് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യണം? ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കി സത്കർമ്മത്തെ ചെയ്യണം. കർമ്മത്തെ സംബന്ധിച്ച് ഇത് ശരിയാണ്. ജീവന്റെ ഊർധ്വഗതി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവൻ അധപ്പതിക്കാൻ പാടില്ല, അവന് അധോഗതി വരാൻ പാടില്ല. അതങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് ആ ജീവന് സഹജമായ വാസനകളുണ്ട്, പ്രാകൃതമായ വാസനകളുണ്ട്, പ്രാകൃതമായ സംസ്കാരങ്ങളുണ്ട്. അതനുസരിച്ച് അവൻ സ്വേച്ഛയാ പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അധർമ്മം പ്രവർത്തിക്കും. അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അധപ്പതിക്കും. ജീവന് അധപ്പതനം നാശം ഉണ്ടാവും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് വേദം പറയുന്നു നീ സത്കർമ്മങ്ങൾ ചെയ്യണം, അപ്പൊ ജീവന് ഉയർച്ചയുണ്ടാവും. ഈ ഭാഗത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വേദം സ്വതപ്രമാണമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പലർക്കും. ഇത് വേദത്തെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്, സ്വതപ്രമാണം, സ്വതപ്രാമാണ്യവാദം. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് എന്തോ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. ഇത് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് സ്വതപ്രാമാണ്യമാണ്. അതിലെല്ലാം അവർ പറയുന്ന യുക്തിയും ഒന്ന് തന്നെ. ബൈബിള് പറയുന്നത് സ്വതപ്രാമാണ്യമാണ്, ഖുറാൻ പറയുന്നത് സ്വതപ്രാമാണ്യം. മതഗ്രന്ഥങ്ങൾ ഏതൊക്കെയുണ്ടോ അത് പറഞ്ഞാല് ഈ ഗ്രന്ഥങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, വേദത്തിന്. ഇത് എന്തു പറയുന്നു ആ പറയുന്നത് അതുപോലെ സ്വീകരിക്കുക. അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും പറയുന്നത് എന്താണോ, ഇവിടെ പറയുന്നത് ഈശ്വരന്റെ നിശ്വാസം പോലെ പ്രകടമായതാണ്. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് എന്താണ്, അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഇതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കും. ആ ഒരു ഭാഗത്തില് മറ്റുള്ളവർ പറയുന്നു, അതും നമ്മൾ ചിന്തിക്കണമല്ലോ. ഇപ്പൊ ശങ്കരാചാര്യരും പറയുന്നു, വൈദികന്മാരും പറയുന്നു, മറ്റ് മതവിശ്വാസികളും പറയുന്നു, ഇതെല്ലാം സ്വതപ്രമാണമുള്ളതാണ്, എന്തുകൊണ്ട് ഈശ്വരൻ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു യുക്തിഭംഗം മറ്റുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതാര് പറയുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്നതാണോ അതോ ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതാണോ. ഈ പറയുന്നതനുസരിച്ച് സ്വതപ്രമാണമാണ്, അതായത് ഇത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. എന്ത് കാര്യം പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനെ അംഗീകരിക്കണം. അതനുസരിച്ച് മനുഷ്യൻ പറഞ്ഞവിടെയും ജ്ഞാനമായാലും ശരി കർമ്മമായാലും ശരി ആ ജ്ഞാനത്തെ സ്വീകരിക്കണം, ആ കർമ്മത്തെ അനുഷ്ഠിക്കണം. പക്ഷെ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഇതിനെ സ്വതപ്രമാണമായി സ്വീകരിക്കണം. നിരപേക്ഷ പ്രമാണം, നിരപേക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ മറ്റ് പ്രമാണങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ പരിശോധിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ലൗകികമായ വാക്യങ്ങളാണെങ്കിൽ നമ്മളവിടെ കണ്ണുകൊണ്ട് പരിശോധിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നതാണെന്ന് ഒരാൾ പറഞ്ഞു, കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം, അവിടെ തർക്കമില്ല. വാക്യത്തിൽ നിന്ന് നമ്മൾ എന്താണോ ഗ്രഹിച്ചത് അത് തന്നെ കണ്ണുകൊണ്ടും ഗ്രഹിക്കുന്നു. പഞ്ചസാരം മധുരമുള്ളതാണെന്ന് ഒരാൾ പറഞ്ഞു, വാക്കിൽ നിന്ന് ഗ്രഹിച്ച എന്താണോ അത് തന്നെ രസനേന്ദ്രിയം കൊണ്ടും ഗ്രഹിക്കാം. അപ്പോൾ ശബ്ദസ്പർശ രൂപ രസഗന്ധ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കാം. പക്ഷെ അവിടെ മറ്റൊരു ഇന്ദ്രിയത്തിന്റെ സഹായം വേണ്ടി വരുന്നു, ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഈ ശബ്ദം മാത്രം മതി, പറഞ്ഞതിൽ നിന്ന് എന്താണോ ഗ്രഹിക്കുന്നത് അതിനെ മറ്റൊരു പരീക്ഷണ നിരീക്ഷണങ്ങളും കൂടാതെ തന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് നിരപേക്ഷ ഏവ സ്വാർത്ഥ എന്നാണ്, മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. വേദം പറഞ്ഞിരിക്കുന്ന സൂര്യൻ പ്രകാശിക്കുന്നതാണ്, കണ്ണുകൊണ്ട് കാണുമ്പോഴും സൂര്യൻ പ്രകാശിക്കുന്നു. അത് അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യത്തെ വേദം ഏറ്റുപറയുന്നു. ഇവിടെ വൈദികന്മാർ പറയുന്നു അത് അനുവാദ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇത് സ്വതപ്രമാണമാണെന്ന് പറയുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് എവിടെയാണ് പ്രയോജനം വരുന്നത്? ഈ സ്വതപ്രാമാണ്യവാദത്തിനെ ഉറപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വേദത്തിലോ ബൈബിളിലോ ഖുറാനിലോ എല്ലായിടത്തും ഇവിടെ യാഗം ചെയ്യുന്നു, മരണശേഷം സ്വർഗം കിട്ടുന്നു എന്ന് പറയുന്നിടത്തേക്ക് വേണ്ടിയിട്ടാണ്. അതാണ് കർമ്മം. യാഗത്തിന്റെ ഫലം വേദത്തിൽ പറയുന്ന സ്വർഗമാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ യാഗം ചെയ്തു, ഒരുപാട് തീയും പുകയും എല്ലാം കൊണ്ട് യാഗം ചെയ്തു, പക്ഷെ ജീവിച്ചിരുന്നപ്പോഴൊന്നും സ്വർഗം കിട്ടിയില്ല, മരണശേഷമാണ് സ്വർഗം കിട്ടുന്നത്. അപ്പോൾ മരണശേഷമുള്ള കാര്യത്തിന് എന്താ ഉറപ്പ്? യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ അവിടെ സ്വതപ്രാമാണ്യം, വേദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെയ്യുക. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വർഗമുണ്ടോ, പിന്നെ താനുണ്ടോ, ഒരു കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾക്കേ ഉള്ളൂ ഉറപ്പ്. പക്ഷെ മരണശേഷവും ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ആ ആത്മാവാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്, ആ ആത്മാവ് മരണശേഷം എവിടെയോ പോയി സ്വർഗ എന്ന് പറയുന്ന ആ സുഖത്തെ അനുഭവിക്കുന്നു. അത് സ്വർഗം എന്താണ്? അത് ചിലർ പറയുന്നു അത് മേരുപർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു സ്ഥാനമാണ്. ചിലത് പറയുന്നു അതല്ലാതെ നിരതിശയമായ സുഖമാണ്. അതെന്തായാലും ശരി, അത് മരണശേഷമാണ് കിട്ടേണ്ടത്. അക്കാര്യത്തിൽ ഇവിടെ യാതൊരു ഉറപ്പുമില്ല. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പരിശോധിക്കാൻ വയ്യ, അനുമാനത്തിലൂടെ കുറ്റമറ്ററിയാൻ വയ്യ, മറ്റു പ്രമാണങ്ങളൊന്നും അതിന് സഹായിക്കുന്നില്ല. വേദം മാത്രമേ ഉള്ളൂ. അപ്പോൾ വേദത്തെ സ്വതപ്രമാണമായി സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വേദത്തെ സ്വതപ്രമാണമായി സ്വീകരിക്കണം. മറ്റ് മതഗ്രന്ഥങ്ങളിലും അത് തന്നെ പറയുന്നു. നിങ്ങൾ ഈ മതഗ്രന്ഥങ്ങൾ പറയുന്ന രീതിയിലെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ബൈബിളായാലും ഖുർആനായാലും, മരണശേഷം നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അവിടെ പോയി എല്ലാ അസുഖങ്ങളും അനുഭവിക്കാം. പിതാവിന്റെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ മുമ്പിലോ പിമ്പിലോ ഒക്കെ ഇരിക്കാം. അല്ലെങ്കിൽ അവിടെ സ്വർഗത്തിൽ അന്ത്യവിധി, അത് കഴിയുമ്പോൾ എല്ലാവരെയും അവിടെ ആ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനം കിട്ടും. അപ്പൊ ഇത് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഗ്രന്ഥത്തിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ അത് വിശ്വസിക്കണമെങ്കിൽ എന്താണ്, ഇത് ആ ഗ്രന്ഥത്തെ സ്വതപ്രമാണമായി സ്വീകരിക്കും. അതിൽ ഗ്രന്ഥത്തിൽ പറയുന്നത് കൊണ്ട് അത് ശരിയാണ്. ചുരുക്കത്തിൽ വേദത്തിൽ പറയുന്നോണ്ട് അത് ശരിയാണ്, യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. ബൈബിളിൽ പറയുന്നോണ്ട് ശരിയാണ്, ഖുർആനിൽ പറയുന്നോണ്ട് ശരിയാണ്. എന്താണ് ആ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗം കിട്ടും. ഇതാണ് സ്വതപ്രമാണ്യം. ഈ സ്വതപ്രമാണ്യത്തിലുള്ള ദോഷം അതുകൂടെ അറിഞ്ഞിരിക്കുന്നു. ശരി, ഇത് എന്തുകൊണ്ടിത് സ്വതപ്രമാണമാകുന്നു? അതിന് വൈദികന്മാരും ഈ മതഗ്രന്ഥങ്ങളും എല്ലാം പറയുന്ന എന്താണ്, ഇത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് എന്നാണ്. അതിന് മറ്റൊന്നും പറയാനില്ല, മറ്റൊരു സമാധാനം പറയാനില്ല. എന്തുകൊണ്ട് പറയാനില്ല? കാരണം ഇത് അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മരണത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. മരണത്തിനുള്ള ശേഷമുള്ള കാര്യം എങ്ങനെയാണ്, ജീവിച്ചിരിക്കുന്നു മരിച്ചല്ലേ അറിയാൻ പറ്റും. മരിച്ചുപോയ ഇതിട്ട് അറിയാനും പറ്റുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയണം സ്വർഗനരകങ്ങൾ. അതിനെന്താ വഴി? അത് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ സർവജ്ഞനായ ഈശ്വരൻ അറിയാം മരണശേഷമുള്ള കാര്യങ്ങളും. അതുകൊണ്ട് ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് സ്വതപ്രമാണം. അവിടെയാണ് ഈ സ്വതപ്രമാണ്യവാദികളോട് മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം. അത് വേദത്തിലായാലും ബൈബിളിലായാലും ഖുർആനിലായാലും ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യം. ഇത് ദൈവമാണ് പറഞ്ഞെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? അതിന് സമാനം പറയണമല്ലോ. ഇത് ദൈവം പറഞ്ഞു എന്ന് വന്നാലേ ഇത് സ്വതപ്രമാണമാകത്തുള്ളൂ. ശരി, എന്നാൽ ഇത് ദൈവം പറഞ്ഞു എന്നാര് പറഞ്ഞു? ദൈവം പറഞ്ഞു എന്നാര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ദൈവവചനമാണ്. ഇവിടെയാണ് ഒരു വൈഷമ്യം. ഈ വൈഷമ്യത്തിന് പറയുന്ന പേരാണ് അന്യോന്യാശ്രയ ദോഷം. അന്യോന്യാശ്രയ ദോഷം വന്നു കഴിഞ്ഞാൽ അതിനൊരു സിദ്ധാന്തമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ്, അതായത് വേദം സ്വതപ്രമാണമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അതിനെ ദൈവവചനമാണെന്ന് പറയുക. അത് ദൈവവചനമാകണമെങ്കിൽ എന്ത് വേണം? ഇതാദ്യം സ്വതപ്രമാണമാണെന്ന് സ്വീകരിക്കണം. എന്തുകൊണ്ട്? അത് ദൈവമാണെന്ന് അറിയുന്നത് ഇതീ പറഞ്ഞതുകൊണ്ടാണ്. ഇതീ പറയുന്നത് ശരിയാവണമെങ്കിൽ ദൈവവചനമാകണം, ദൈവവചനമാണെങ്കിൽ ഇതീ പറയുന്നത് ശരിയാകണം. അത് വരുന്ന പൊരുത്തക്കേട്. ദൈവവചനം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ ദൈവവചനം എന്ന് പറയുന്നത് ശരിയാണോ? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ശരി. എന്തുകൊണ്ട്? അത് സ്വതപ്രമാണമായതുകൊണ്ട്. ശരി, അത് സ്വതപ്രമാണമായത് എന്തുകൊണ്ട്? ദൈവവചനമായതുകൊണ്ട്. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ പോകും. അത് ദൈവവചനമെന്ന് അങ്ങനെ അറിഞ്ഞു, വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? ശരി. എന്തുകൊണ്ട്? അത് സ്വതപ്രമാണമായതുകൊണ്ട്. അത് സ്വതപ്രമാണമായത് എന്തുകൊണ്ട്? അത് ദൈവം പറഞ്ഞതുകൊണ്ട്. ആ ദൈവം പറഞ്ഞതെന്ന് എങ്ങനെ അറിഞ്ഞു? വേദത്തിൽ പറഞ്ഞതുകൊണ്ട്. വേദത്തിൽ പറഞ്ഞത് ശരിയാകുന്നെങ്ങനെ? അത് സ്വതപ്രമാണമായതുകൊണ്ട്. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ അസംബന്ധമാണെന്ന്. ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വേദം പ്രമാണമാണ്. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞതുകൊണ്ട്. ശരി. ദൈവം പറഞ്ഞെന്ന് എങ്ങനെ അറിഞ്ഞു? അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? ശരി. എന്തുകൊണ്ട്? അത് സ്വതപ്രമാണമായതുകൊണ്ട്. ശരി. അത് സ്വതപ്രമാണമായത് എന്തുകൊണ്ട്? അത് ദൈവം പറഞ്ഞതുകൊണ്ട്. ആ ദൈവം പറഞ്ഞതെന്ന് എങ്ങനെ അറിഞ്ഞു? അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. വേദം പറഞ്ഞിരിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞാവും. എന്തുകൊണ്ട്? അത് സ്വതപ്രമാണമായതുകൊണ്ട്. ഇതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കറക്കത്തിൽ ഇങ്ങനെ തറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിൽ അന്യോന്യാശ്രയം, ചാക്രികം, അനവസ്ഥ ഇങ്ങനെയുള്ള ദോഷങ്ങൾ പറയും ഈ പറയുന്നത്. ഇത് പരസ്പരം അന്യോന്യാശ്രയ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒരു ഉദാഹരണം പറയുന്നത്, വെള്ളം വെള്ളത്തിൽ കിടന്ന ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി വള്ളത്തിന് എന്തെയും കരയിൽ കുറ്റിയടിച്ച് കെട്ടും. അപ്പോ അതവിടെ തന്നെ ഓളങ്ങളോ തിരയോ ഒക്കെ ഒന്നാലും അത് അവിടെ തന്നെ കിടക്കും. ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു വള്ളത്തിന് വേറൊരു വള്ളത്തിൽ കെട്ടിയിട്ട് എന്താ സംഭവിക്കുന്നത്? രണ്ടും പോവും. അതാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നതും അസംബന്ധമാകും, ദൈവം പറഞ്ഞു എന്ന് പറയുന്നതും അസംബന്ധമാകും. എന്തുകൊണ്ടിത് പരസ്പരം ആശ്രയിക്കും? ദൈവം പറയുന്നു എന്ന് പറയുന്നതും ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. വേദത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ദൈവം പറഞ്ഞു. ആ ദൈവം പറഞ്ഞതുകൊണ്ടാണ് സ്വതപ്രമാണമാകുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ വേദം ആദ്യം ശരിയാകണം. വേദം ശരിയാവണമെങ്കിൽ ദൈവം പറയണം. ദൈവം പറഞ്ഞത് ശരിയാവണമെങ്കിൽ വേദം ശരിയാകണം. അപ്പൊ ഇത് ഒന്ന് ശരിയാക്കാതെ മറ്റത് ശരിയാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ വെള്ളം വെള്ളത്തിനോട് കൂട്ടിക്കെട്ടിയതുപോലെ അതും രണ്ടും വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോവും. എന്നുവെച്ചാൽ ഈ രണ്ട് വാദവും നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് ദൈവവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിദ്ധിക്കത്തില്ല. വേദത്തിലോ ബൈബിളിലോ ഖുറാനിലോ ഒന്നും സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കാനൊക്കത്തില്ല. ദൈവവചനം എന്ന് സ്വീകരിക്കുകയാണെങ്കിൽ എന്നാ പറയുന്നു അത് ദൈവവചനമല്ല. അങ്ങനെയല്ല, ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിലല്ല ഞങ്ങളിതിനെ സ്വതപ്രമാണ്യം എന്ന് പറയുന്നത്. പിന്നെങ്ങനെയാ? ഋഷി പറഞ്ഞു, ഒരു ഋഷി പറഞ്ഞു ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ദൈവവചനമായതുകൊണ്ട് ഈ വചനത്തിൽ പറയുന്നതെല്ലാം സത്യം. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാലോ? ശരി, പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഋഷി പറഞ്ഞതുകൊണ്ട് ഇതെങ്ങനെയാണ് ദൈവവചനമാകുന്നത്? അതെങ്ങനെ? കാരണം ആ പ്രവാചകൻ അല്ലെങ്കിൽ ഋഷി സത്യം പറയുന്നവനാണ്, അയാൾ കള്ളം പറയാറില്ല. സത്യം പറയുന്ന ആള് പറഞ്ഞു എന്താണ് ഇത്? ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് ആ പറഞ്ഞയാള് സത്യം പറഞ്ഞ ആളായതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ നേരത്തെ പറഞ്ഞല്ലോ നദിയുടെ തീരത്ത് പുഷ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യം പറയുന്നവനാണെങ്കിൽ ആ പറഞ്ഞ നമുക്ക് സ്വീകരിക്കാമല്ലോ, അവന്റെ വാക്യം പ്രമാണമായി, അതുകൊണ്ട് അവിടെ പുഷ്പമുണ്ട്. അതുപോലെ ഋഷി അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ഇതിൽ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു ബാധ്യത, ഈ പറയുന്ന ആള് സത്യം പറയുന്നവനാണെന്ന് തെളിയിക്കേണ്ടി വരും. പറയുന്ന ആള് സത്യമേ പറയുമെന്ന് തെളിയിക്കേണ്ടി വരും. അതെങ്ങനെ തെളിയിക്കും? ഒരാള് സത്യം പറയുന്നു, ഇയാള് സത്യം പറയുന്നവനാണെന്ന് തെളിയിക്കാൻ എന്താ വഴി? എങ്ങനെയാ തെളിയിക്കുന്നത്? ഈ ലോകത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതിന് സാക്ഷികളെ കൊണ്ടുവരിക, വേറെ വഴിയൊന്നുമില്ല. ഇതാ അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് മറ്റുള്ളവർ പറയുക, അല്ലാതെ വേറെ വഴിയില്ല സത്യം പറയുന്നു എന്ന് തെളിയിക്കാൻ. 10 സാക്ഷികളെ കൊണ്ടുവരിക, 100 സാക്ഷികളെ കൊണ്ടുവരിക. അയാൾ സത്യം പറയുന്നവനാണെന്ന് മറ്റുള്ളവരെല്ലാവരും പറയുന്നു, ഇതേ പറയാൻ പറ്റും, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? അവൻ സത്യസന്ധനാണ്. എന്തുകൊണ്ട്? എല്ലാവരും പറയുന്നു അവൻ സത്യസന്ധനാണ്. എല്ലാവരും പറയണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഋഷിയെ സംബന്ധിച്ച്, ഏതെങ്കിലും ഒരു പ്രവാചകനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ ഇയാൾ സത്യം പറയുന്നവനാണെന്ന്? അങ്ങനെ ആരെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയണമെങ്കിൽ എല്ലാവരും ഇയാളെ അറിയണം. ഒന്നും അത് നടപ്പുള്ള കാര്യമാണ്. പിന്നെ എന്ത് പറയേണ്ടി വരും? ഭൂരിപക്ഷം പറയുന്നു എന്ന് പറയാം. ഭൂരിപക്ഷവും സാധാരണ പറയാറില്ല. കാരണം ഈ പ്രവാചകന്മാർക്കും ഋഷിമാർക്കും എല്ലാം അനുയായികൾ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷം അവരെ കല്ലെറിയുന്നവരാണ്. ഇവർ പറയുന്നത് കള്ളമാണെന്ന് ധരിച്ചിട്ടാണല്ലോ കല്ലെറിയുന്നത്. പിന്നെ എങ്ങനെയാ ഇനി ഭൂരിപക്ഷം സംബന്ധിച്ച് വന്നിരിക്കട്ടെ? അപ്പൊ അതുപോലെ തർക്കമായി. ഭൂരിപക്ഷം പറയുന്നു, സത്യം പറയുന്നു. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ കാഴ്ചപ്പാടിൽ ഇയാൾ അസത്യം പറയുന്നവനാണ്. അവിടെയും തീരുന്നില്ല പ്രശ്നം. അവിടെയും തീരുമാനിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഋഷി പറഞ്ഞു, ഋഷി സത്യം പറയുന്നയാളാണ് എന്ന് തീരുമാനിക്കാനെനിക്ക് കഴിയില്ല. ഭൂരിപക്ഷം തീരുമാനിച്ചാൽ ന്യൂനപക്ഷമല്ലെന്ന് പറയും. സർവരും പറയാമെന്നൊരിന്ന് സംഭവിക്കില്ല. എന്തുകൊണ്ട്? കാലദേശങ്ങൾക്കനുസരിച്ച് ജീവന്മാര് അനന്തമാണ്. ഇതിന് സർവരെയും കൊണ്ട് പറയിപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല. അതുകൊണ്ട് സ്വതപ്രാമാണ്യം എന്ന് പറയുന്ന അസംബന്ധമാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതിന് ശങ്കരാചാര്യർ പറഞ്ഞാലും ശരി, ഏത് പ്രവാചകം പറഞ്ഞാലും ശരി, ഒരു ഗ്രന്ഥത്തെയും സ്വതപ്രാമാണ്യമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. യുക്തിയും ബുദ്ധിയുള്ളവർക്ക് സാധ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ബുദ്ധിയെ പണയപ്പെടുത്താതെ ചിന്തിച്ചു നോക്കും, ഇതെങ്ങനെ ശരിയാകും ഈ സ്വതപ്രാമാണ്യവാദം? സ്വയം ചിന്തിച്ചു നോക്കും. ഒരിക്കലും ശരിയാകത്തില്ല. കാരണം വേദം സ്വതപ്രമാണമാകണമെങ്കിൽ അത് ദൈവം പറയണം. ദൈവം പറയണമെന്നറിയണമെങ്കിൽ വേദത്തിൽ നിന്നറിയണം. ആ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ശരിയാവണമെങ്കിൽ ഇത് സ്വതപ്രമാണമാകണം. അന്യോന്യം ആശ്രയിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, കാര്യം നടക്കത്തില്ല. അതിലൂടെ എന്ത് കാര്യത്തെയാണോ നമ്മൾ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സമർത്ഥിക്കാൻ കഴിയാതെ പോകും. വേറൊരു ഉദാഹരണം പറയും. രണ്ടുപേര് തറയിൽ നിന്നിട്ട് പരസ്പരം തോളി കയറാൻ ശ്രമിക്കും പോലെയാണ്, ഒരിക്കലും നടക്കത്തില്ല. സംശയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ പരിശോധിച്ചു നോക്കാം. രണ്ടുപേരും താഴെ നിൽക്കുകയും വേണം, രണ്ടുപേരും പരസ്പരം തോളി കയറുകയും വേണം. നടക്കാത്ത കാര്യമാണ്. ഒരാൾ ഇരുന്ന് കൊടുത്താൽ വേറൊരാൾക്ക് പറ്റും, പക്ഷെ രണ്ടുപേരും നിൽക്കുകയും വേണം. തോളിൽ കാല്, രണ്ടുപേരുടെയും കാല് രണ്ടുപേരുടെയും തോളി ഇരിക്കുകയും വേണം, നിൽക്കുകയും വേണം. ഇതാണ് അന്യോന്യാശ്രയ ദോഷമെന്ന് പറയുന്നത്. അന്യോന്യാശ്രയം, ചാക്രികം, അനവസ്ഥ, ഇങ്ങനെയുള്ള ദോഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അന്ധമായി സ്വീകരിക്കുന്നതിന് എതിരായിട്ട് പഴയ താർക്കികന്മാർ പറയുന്ന യുക്തികളാണിത്. താർക്കികന്മാർ ചെയ്തുകൊണ്ട് തന്നെ നിഷേധിക്കും. അദ്വൈതത്തിന്റെ തന്നെ ഒരു ഗ്രന്ഥമുണ്ട്, ഖണ്ഡന ഖണ്ഡഖാദ്യം. അതിനകത്ത് ഹർഷൻ ഉപയോഗിക്കുന്ന ഒരു യുക്തിയാണിത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റത്തില്ല, പരിശോധിച്ചു നോക്കുക അത് ശരിയാണോ. നിങ്ങൾ യുക്തിയുക്തമായിട്ടാണ് പറയുന്നതെങ്കിൽ യുക്തി കൊണ്ട് അതിനെ പരിശോധിക്കണം. അല്ല പറയുകയാണ്, ഞാൻ പറയുന്നു അതുകൊണ്ട് നീ സ്വീകരിക്കുക. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ സ്വതപ്രാമാണ്യമല്ല. വേദമായാലും ശരി, ബൈബിളായാലും ശരി, ഖുറാനായാലും ശരി, ഇതൊന്നും സ്വതപ്രാമാണ്യമല്ല. ഇതൊന്നും ഇതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവം പറഞ്ഞു എന്ന് സമർത്ഥിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ദോഷം വരും, അന്യോന്യാശ്രയ ദോഷം വരും. ശങ്കരാചാര്യരോട് പറയുന്നുണ്ട്, അത് ശരിയാണ്. ശങ്കരാചാര്യരോടുള്ള ബഹുമാനം കൊണ്ട് നമുക്ക് തൽക്കാലം ഇതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാം. നീ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചില ചോദിക്കും, ശങ്കരാചാര്യർ പറയുന്നത് വ്യാഖ്യാനിക്കുകയും ശങ്കരാചാര്യരെ തന്നെ അങ്ങനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അത് സമാനം പറയേണ്ടത് ഞാനല്ല, ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരാണ്. കാരണം ഇവിടെ ശങ്കരാചാര്യരുടെ ശിഷ്യൻ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുന്നു. ശങ്കരാചാര്യർ പറഞ്ഞു, അത് ചോദ്യം ചെയ്യുന്നതിന് അസംബന്ധമാണെന്നോ എന്നൊന്നും കരുതുന്നില്ല. വളരെ സ്വാഭാവികമായി തന്നെ ശങ്കരാചാര്യർ പറഞ്ഞ കാര്യം ശരിയില്ലെന്ന് അടുത്ത് പറയുന്നു ശിഷ്യൻ. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വേദം നിരപേക്ഷമായി പ്രമാണമാണ്, സ്വതപ്രമാണമാണ്. പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാം. എന്താണ്? ശ്രേയ ഇച്ഛദ്ഭി ജ്ഞാനം വാ കർമ്മ വാ, ഈ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിക്കും, ബൈബിളായാലും ഖുറാനായാലും. ഇതെല്ലാം ഉണ്ടായ കാലത്ത് അതിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ഇതെല്ലാം പ്രാകൃതരായ മനുഷ്യരോടാ പറഞ്ഞത്, ഉപദേശിച്ചു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ പ്രാകൃതരാണ്, ഇന്നത്തെ അപേക്ഷിച്ച് പ്രാകൃത മനുഷ്യരായി. അപ്പോൾ അവരെ സന്മാർഗത്തിൽ നയിക്കണം. അങ്ങനെ നയിക്കണമെന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷമുള്ള സ്വർഗം നരകം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയും. നീ സത്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് പറയും. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്വീകരിക്കത്തില്ല. കാരണം വിചാരിക്കും നീയും ഞാനും നീയും ഒക്കെ ഒരുപോലെയാണ്. അത് സ്വീകരിക്കത്തില്ല. സ്വീകരിക്കാതിരുന്നാൽ പിന്നെ ഇവരെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ എന്താ? ഈ അജ്ഞരായ മനുഷ്യരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ എന്താ ഒരു വഴി? സ്വർഗനരകങ്ങളെ കുറിച്ച് പറയുന്നു, മരണശേഷം സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊടുക്കുക. അതവരെങ്ങനെ അംഗീകരിക്കും? അതെങ്ങനെ അതെനിക്കറിയാം, അറിയാതെ ദൈവം പറഞ്ഞാണ് എന്ന് പറയുന്നു. ഇത് പറഞ്ഞാലേ മനുഷ്യനെ അംഗീകരിപ്പിക്കാൻ പറ്റൂ. ആ ദൈവം ആരോട് പറഞ്ഞു? ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു. ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പിന്നെ അതിന് വിശ്വാസം ഉണ്ടാകും, ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. വിശ്വസിക്കാത്തവനെ കൊല്ലും. ബാക്കിയുള്ളവരും മതി, വിശ്വസിക്കുന്നവരും മതി. അപ്പോൾ ആ ഒരു രീതിയെ പിന്തുടർന്നത് കൊണ്ടാണ് ഈ മതത്തിൻ്റെയൊക്കെ പേരിൽ ഇത്രയും രക്തപ്പുഴകളൊക്കെ ഒഴുകിയത്. ഇതിനെ സ്വതപ്രാമാണ്യമായി അംഗീകരിച്ചതുകൊണ്ടാണ്. ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അത് കുറച്ച് മനുഷ്യനെ നന്നാക്കാൻ ഉപകരിച്ചെന്നിരിക്കും, പക്ഷെ അതൊരു ദോഷം അതി കൂടുതലാണ്. ഈ സ്വതപ്രാമാണ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു, അന്നിത് ചെയ്തതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ സ്വർഗവും നരകമൊക്കെ, ഈ സ്വർഗവും നരകത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് കേവലം വിശ്വാസം എന്നല്ലാതെ എന്തെങ്കിലും ഇതിൽ പ്രമാണമുണ്ടോ? ജീവിച്ചിരിക്കുന്നവരും ഈ സ്വതപ്രാമാണ്യം എന്ന് പറയുന്ന ഈ വാക്യങ്ങളല്ലാതെ വേറെന്താ പ്രമാണം? പറയേണ്ടി വരും, ബൈബിളിൽ പറഞ്ഞു, ഖുറാനിൽ പറഞ്ഞു, അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞു എന്ന് പറയാം. ഇത് വെറും ഒരു വിശ്വാസമല്ലേ? ഇതിനപ്പുറം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാലത്ത് ആ വിശ്വാസം ആവശ്യമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഗുണം ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് അതൊക്കെ വലിയ ദോഷവും ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പറയുന്ന അനുസരിച്ചിട്ടാണ് മനുഷ്യരിന്ന് ആൾക്കാരെയൊക്കെ കൊല്ലുന്നത്. കൊന്നുകഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് കൊല്ലുന്നു. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ദോഷം, സ്വതപ്രമാണത്തെ സ്വീകരിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ദോഷം. ശരി, ഇതൊക്കെ ദൈവം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്കങ്ങനെ സ്വീകരിക്കാം തൽക്കാലത്തേക്ക്. ദൈവം വേദം പറഞ്ഞു, ബൈബിള് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, പക്ഷേ ദൈവത്തിനൊരു അബദ്ധം പറ്റി. എന്നുവെച്ചാൽ ദൈവം ഇതിനെ വ്യാഖ്യാനിച്ചില്ല. ഇത് വ്യാഖ്യാനിക്കുന്ന ജോലിയും മനുഷ്യർക്ക് കൊടുത്തു, ശങ്കരാചാര്യർക്കും മാധവനും രാമാനുജനും ഒക്കെ കൊടുത്തു. ഇവരെല്ലാവരും വ്യാഖ്യാനിച്ചത് ഒരേ രീതിയിലാണോ? അല്ല. അപ്പൊ ദൈവം പറഞ്ഞ വാക്യങ്ങളുടെ തന്നെ അർത്ഥം ഗ്രഹിക്കുന്ന എങ്ങനെ? മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് മനുഷ്യബുദ്ധിക്കനുസരിച്ചിട്ടാണ്. മനുഷ്യബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയും വ്യാഖ്യാനിക്കും. ഏത് തരത്തിലും വ്യാഖ്യാനിക്കും. അപ്പോൾ ദൈവം ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വ്യാഖ്യാനം എഴുതാത്തിടത്തോളം കാലം, മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നിടത്തോളം കാലം എന്താ പ്രയോജനം ഉണ്ടായത്? മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് അവന് തോന്നിയതൊക്കെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് ഇതിന്റെ പേരിൽ നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം, മനുഷ്യനെ കൊല്ലുകയും ചെയ്യാം, മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യാം. അല്ലേ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ചിലർ വ്യാഖ്യാനിക്കുന്ന കൊല്ലുക എന്നാണ്, ചിലർ വ്യാഖ്യാനിക്കുന്ന മോക്ഷം എന്നാണ്. രണ്ട് വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഇത് വ്യാഖ്യാനിക്കുന്നത് ദൈവം വ്യാഖ്യാനിക്കാത്തതിന്റെ കുഴപ്പമല്ല. ഇത് ദൈവം തന്നെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിലോ? ദൈവം വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ ഈ രാമാനുജനും ശങ്കരാചാര്യർക്കൊക്കെ ഇത് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇല്ല. അപ്പൊ ഈ ദൈവം പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ദൈവത്തിനൊരു അബദ്ധം പറ്റിയെന്നൂടെ പറയേണ്ടി വരും. വ്യാഖ്യാനിക്കാതെ ഇത് വിട്ടുകളഞ്ഞു, അത് സമ്മതിക്കേണ്ടി വരും. മനുഷ്യ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് മനുഷ്യനിൽ ബുദ്ധിഭേദത്തെ ഉണ്ടാക്കുന്നു, ബുദ്ധിഭ്രമത്തെ ഉണ്ടാക്കുന്നു, അതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ദൈവവചനമായി സ്വീകരിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള പല ദോഷങ്ങളുമുണ്ട്. ഇത് ഒരർത്ഥത്തെ അല്ല ഇതിന് മനുഷ്യൻ കണ്ടെത്തുന്നു, പല അർത്ഥത്തെ കണ്ടെത്തുന്നു. അതുകൊണ്ടും ദോഷം വരുന്നു. മനുഷ്യരിൽ ഭേദമുണ്ടാക്കുന്നു, മതങ്ങൾ മനുഷ്യരിൽ ഭേദമുണ്ടാക്കുന്നു, മനുഷ്യരിൽ രാഗദ്വേഷങ്ങളുണ്ടാക്കുന്നു, വിദ്വേഷങ്ങളുണ്ടാക്കുന്നു. ഈശ്വരൻ പറഞ്ഞ ഈശ്വരന്റെ വചനത്തിന്റെ പേരിലേ മനുഷ്യൻ തമ്മിലടിക്കുന്നു, കൊല്ലുന്നത്. അപ്പൊ അതെന്തുകൊണ്ട്? അത് മനുഷ്യൻ വ്യാഖ്യാനിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ്. എന്തുകൊണ്ടങ്ങനെ ഒന്ന് ഈശ്വരൻ വ്യാഖ്യാനിച്ചില്ല? ഇനി ഈശ്വരൻ വ്യാഖ്യാനിച്ചാലും വീണ്ടും മനുഷ്യനെ അതിനെ വ്യാഖ്യാനിച്ചത് അതുപോലെ പോരാതെ വരും. കാരണം അവന്റെ ബുദ്ധിക്കനുസരിച്ചല്ലേ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ഇത് ഈശ്വരൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ ഒരു ഗ്രന്ഥത്തെ ആശ്രയിച്ച് തന്നെ അനുയായികൾ പല പല ഗ്രൂപ്പാകുന്നു. വേദത്തെ അനുസരിച്ചിട്ടാണെങ്കിൽ ഇവരുടെ വിശിഷ്ടാദ്വൈതി, ദ്വൈതി, പിന്നെ വേറെ ഭേദം, ഭേദാഭേദം, അഭേദാഭേദം, എത്രയൊക്കെയാണ്, എത്രയൊക്കെ സമ്പ്രദായങ്ങൾ, മതങ്ങൾ. ഖുർആനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ഷിയ, സുന്നി, മറ്റത് മറിച്ചത്. ബൈബിളിനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ പെന്തക്കോസ്, ഓർത്തഡോക്സ്, മറ്റത് മറിച്ചത്. ഇത്രയും ഭേദങ്ങളെല്ലാം അങ്ങനെ ഒന്നും മനുഷ്യൻ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അപ്പൊ ദൈവം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ലേ ഇത് ഉപകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്വതപ്രാമാണ്യവാദം നിലനിൽക്കുന്ന ഒന്നല്ല, അതൊരു യുക്തിയില്ല. അപ്പോൾ ഏതിനെയും പ്രമാണമായി സ്വീകരിക്കുന്നത് ഈശ്വരൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. ഇനി ഈശ്വരൻ പറഞ്ഞു എന്ന് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ശങ്കരാചാര്യർ പറയുന്ന പോലെയല്ല, സുരേശ്വരാചാര്യർ പറയും പോലെ സ്വീകരിക്കേണ്ടി വരും. എങ്ങനെ? എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ്. അത് വേദം മാത്രമല്ല, പുരാണവും ഇതിഹാസവും സർവ ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതിന് വേദത്തിലായിട്ട് ഒതുക്കിയിട്ട് അത് മാത്രം സ്വതപ്രമാണം അങ്ങനെ എടുക്കരുത്. അതാണ് സുരേശ്വരാചാര്യർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ശങ്കരാചാര്യർ പറഞ്ഞതിനെ സുരേശ്വരാചാര്യർ ഇവിടെ സ്വീകരിക്കുന്നില്ല. സർവ സൃഷ്ടിയായിട്ട് എടുക്കുക, ഈശ്വരന്റെ സൃഷ്ടിയായിട്ട്. അങ്ങന ജഗത്തിനൊരു സൃഷ്ടികർത്താവ് ഉണ്ടെങ്കിൽ എന്താ വേദത്തെ മാത്രം സൃഷ്ടിച്ചിട്ട് ബാക്കിയുള്ളതിനെ സൃഷ്ടിക്കാതിരുന്നു. എല്ലാം അത് തന്നെയാണ് സൃഷ്ടിച്ചിട്ട്. പറയാ വേദം ഇന്നത്തെ സൃഷ്ടിച്ച് ഋഷിമാരിലൂടെ സൃഷ്ടിച്ചു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വ്യാസനിലൂടെ മഹാഭാരതം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് എന്താ ദോഷം? അതിലെന്താ ദോഷമുള്ളത്? ഋഷിയിലൂടെ വേദത്തെ സൃഷ്ടിച്ചെങ്കിലും. അതാണ് സുരേശ്വരാചാര്യ ചോദിക്കുന്നത്. വ്യാസനിലൂടെ മഹാഭാരതം സൃഷ്ടിച്ചു, അങ്ങനെ പറയാം. ഇന്നെല്ലാവരും സൃഷ്ടിക്കുന്നത് അങ്ങനെ ഈശ്വരന്റെ സൃഷ്ടി തന്നെ. ഈശ്വരൻ പാത്രം ഉണ്ടാകുന്നവൻ പാത്രം ഉണ്ടാകുന്നു, അവനിലൂടെ ഈശ്വരൻ പാത്രത്തെ സൃഷ്ടിക്കുന്നു. അതിന്റെ കൂടുതൽ യോജിക്കുന്നു. അത് വേദത്തിൽ മാത്രം ഒതുക്കി ഈ വേദത്തിന് മാത്രം സ്വതപ്രാമാണ്യമായി എന്തിനു സ്വീകരിക്കണം? അപ്പോ എല്ലാത്തിനെയും മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് പരിശോധിക്കണം. അവന് കിട്ടിയിട്ടുള്ള പ്രമാണങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കണം. അവന്റെ ബുദ്ധിക്കും യുക്തിക്കും സ്വീകരിക്കുന്നത് സ്വീകരിക്കണം. അവിടെ ജീവന്റെ ഊർധ്വഗതിക്ക് ഏതാണ് ഉപകരിക്കുന്നത് അതിനെ അവന്റെ വിവേകം കൊണ്ട് തിരിച്ചറിയണം. അവന്റെ അന്ധത കൊണ്ടൊന്നിനെയും പിന്തുടരുകയല്ല വേണ്ടത്, മറിച്ച് അവിടെ വിവേകം, അതും ഈശ്വരന്റെ സൃഷ്ടിയാണല്ലോ, ആ വിവേകമാകുന്ന സൃഷ്ടിയെ സ്വീകരിച്ചുകൊണ്ട് ആ വിവേകത്തിന്റെ മാർഗത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ഈ പറയുന്നതിൽ എന്തെങ്കിലും തള്ളിക്കളയേണ്ടതുണ്ടെങ്കിൽ തള്ളിക്കളയണം, സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ സ്വീകരിക്കണം. അത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ലാത്ത, അതിന് സ്വർഗവും നരകവും എന്നുള്ള വിശ്വാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള വിശ്വാസം മതി. ഈ ലോകത്തിൽ മനുഷ്യന് നന്മ വേണം, മനുഷ്യൻ സാഹോദര്യത്തിൽ കഴിയണം, സ്നേഹത്തിൽ കഴിയണം എന്നുള്ള വിശ്വാസം മതി. വിവേകത്തെ ഉപയോഗിക്കുന്നവൻ സ്വർഗനരകങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ അന്ന് മനുഷ്യന് ഇത്ര വിവേകമില്ലായിരുന്നു, അതുകൊണ്ട് അത് അന്ന് ഉപയോഗിച്ചു. ഇവിടെ എന്താണ് ശ്രേയിച്ചി? ജ്ഞാനം വാ കർമ്മവാ, ജ്ഞാനമായാലും ശരി കർമ്മമായാലും ശരി അതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നും ആ അത് ചെയ്യേണ്ടി വരും. സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടി വരും, മറ്റൊന്നും ചെയ്യാൻ സമയം കാണത്തില്ല. പിന്നെ യാഗം ചെയ്യാൻ പോയാൽ ഒരുവന്റെ ജീവിതത്തിൽ അതിന് മാത്രമേ സമയം കാണൂ. അസംബന്ധമായി തീരും ഇന്നത്തെ കാലത്ത്, ഇതൊന്നും ഈ കാലത്തിന് യോജിച്ചതല്ല എന്ന് വരും. അതുകൊണ്ട് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കാര്യമല്ല, മറിച്ച് ഇതെന്താണ് ഓരോരുത്തർ ഏകാഗ്രമായി ചിന്തിച്ച് ധ്യാനിച്ച് അവർക്ക് ഓരോ സത്യം വെളിപ്പെട്ടു, അവരത് ലോകത്തിന് വെളിപ്പെടുത്തി, അതിൽ താല്പര്യമുള്ളവരത് സ്വീകരിക്കുന്നു. അത് വെളിപ്പെടുത്തിയവർക്ക് നല്ല ബുദ്ധിയാണെങ്കിൽ അത് നല്ല ബുദ്ധിയുള്ളവരവനെ സ്വീകരിക്കും. ഇനി ചിലർക്ക് ചില ദുഷ്ടബുദ്ധികൾക്ക് ചില ദുഷ്ടകാര്യങ്ങൾ വെളിപ്പെട്ട് ദുഷ്ടബുദ്ധിയുള്ളവരവരെ സ്വീകരിക്കും, എന്നിട്ടവർ അതുപയോഗിച്ച് മനുഷ്യനെ ദ്രോഹിക്കാനും കൊല്ലാനും നടക്കും. സദ്ബുദ്ധിയുള്ളവർക്ക് വെളിപ്പെട്ടത് സദ്ബുദ്ധിയുള്ളവർ സ്വീകരിക്കും. ഇതെല്ലാം എന്താണ് ഈശ്വരന്റെ സൃഷ്ടി തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നിനെ മാത്രം അതി കരുതേണ്ട കാര്യം ഇല്ല. അതാണ് അടുത്ത് സുരേശ്വരാചാര്യർ പറയുന്നതിന്റെ താല്പര്യം. സ്വതപ്രാമാണ്യവാദത്തെ സുരേശ്വരാചാര്യർ നിഷേധിക്കുന്നില്ല, പക്ഷേ വേദം സ്വതപ്രാമാണ്യമാണ്, വേദം മാത്രമാണ് ഈശ്വര സൃഷ്ടമെന്നുള്ളതിനെ സുരേശ്വരാചാര്യർ എന്നുള്ള ശങ്കരാചാര്യ സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ചിട്ട് അതിനെ നിരാകരിക്കുന്നു. അത് ശരിയല്ല. ഋഗ്വേദാദി ഗിരോച്യന്തേ യജുസ്സാമലക്ഷണ അഥർവ അംഗിരസ് തദ്വന് മന്ത്രാശുർ ബ്രാഹ്മണോദ്ധൃതാഹ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വേദം രണ്ടായിട്ടാണ്, മന്ത്രഭാഗവും ബ്രാഹ്മണഭാഗവും. അതിൽ ബ്രാഹ്മണഭാഗത്തിൽ വരുന്ന ഭാഗങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിഹാസാദി സംവേദ ഭിന്നം ബ്രാഹ്മണമേവതു ഗ്രഹ്യമിത്ര പ്രസിദ്ധസ്തു ന ഇതിഹാസാദിർ ഇഷ്യത്തെ. ഇവിടെ ഇതിഹാസം ഒന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധമായ ഇതിഹാസങ്ങളെ, മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളെയല്ല സ്വീകരിക്കേണ്ടത്, മറിച്ച് വേദത്തിന്റെ ബ്രാഹ്മണ ഭാഗമാണ്, അതിനെയാണ് സ്വീകരിക്കേണ്ടത്. മന്ത്രബ്രാഹ്മണയോർ വേദ നാമധേയത്വ കാരണ, മന്ത്രബ്രാഹ്മണയോർ വേദ, ഇതാണ്. ഇതൊരു വിവാദമുള്ള കാര്യമാണ്. മന്ത്രബ്രാഹ്മണം ഇത് രണ്ടിനെയും വേദമായി സ്വീകരിക്കാമോ? മന്ത്രബ്രാഹ്മണയോർ വേദ എന്ന് പറയുന്നതിന് ഈ വൈദികന്മാരിൽ തന്നെ ആധുനികരായ ചിലർ സ്വീകരിക്കുന്നില്ല. അതാണ് ദയാനന്ദ സരസ്വതി അത് അറിഞ്ഞിരിക്കുന്നു. ആര്യസമാജം അദ്ദേഹം മന്ത്രബ്രാഹ്മണയോർ വേദ എന്ന് പറയുന്നത് സ്വീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണഭാഗം വേദമല്ല, മന്ത്രം മാത്രമാണ് വേദം. അതിന് അദ്ദേഹത്തിൻ്റെതായ യുക്തികളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ സത്യാർത്ഥ പ്രകാശം പോലെയുള്ള ദയാനന്ദ സരസ്വതിയുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. അതിനെ സ്വീകരിക്കുന്നില്ല. മന്ത്രബ്രാഹ്മണയോർ വേദ, അതാണ് ശങ്കരാചാര്യരും ശങ്കരാചാര്യരുടെ പരമ്പരയിലുള്ള ഒരുവെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. വേദനാമധേയത്വ കാരണ, അതിനാണ് വേദമെന്ന് പറയുന്നത്. ഋഗ്വേദാദി ഗിരാ തസ്മാ മന്ത്രബ്രാഹ്മണയോർ ഗ്രഹ. അതുകൊണ്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ഇവിടെ മന്ത്രബ്രാഹ്മണങ്ങളെ രണ്ടിനെയും ഗ്രഹിക്കണം, അതാണ് വേദം. ഇനി പറയുന്നു, യഥാസിദ്ധം ഇതിഹാസ പുരാണാദ്യവി ഗ്രഹ്യത്തെ. ഭാഷ്യത്തെ അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചിട്ട് പറയുന്നു, അങ്ങനെ ഭാഷ്യകാരം പറഞ്ഞിട്ടുണ്ടെങ്കിലും, യഥാസിദ്ധം ഇതിഹാസ പുരാണാദ്യവി ഗ്രഹ്യത്തെ. ഇവിടെ ഇതിഹാസം പുരാണം എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ലോകപ്രസിദ്ധമായ ഇതിഹാസ പുരാണങ്ങളെ തന്നെ ആണ് ഗ്രഹിക്കേണ്ടത്, അതിനെ ഗ്രഹിക്കണം. ലോകപ്രസിദ്ധം ഉല്ലംഘ്യ ഇതോ അന്യായോ അന്യഥാഗ്രഹ. ഇത് അന്യായമാണ്. ഏത്? ഇങ്ങനെ ഒരു വ്യാഖ്യാനം. ഇപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞ അന്യായം എന്ന് പറഞ്ഞ ഞാനല്ലേ, സ്വന്തം ശിഷ്യനാണ്. അന്യഥാഗ്രഹ മറ്റൊരു തരത്തിലുള്ള ഈ വ്യാഖ്യാനം അന്യായമാണ്. എന്തുകൊണ്ട്? ലോകപ്രസിദ്ധിം ഉല്ലംഘ്യ. ഇതിഹാസം പുരാണം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. എന്താണ് ഇതിഹാസം പുരാണം? ഇത് ലോകപ്രസിദ്ധമായ കാര്യമാണ്. ഇതിനെ ഉല്ലംഘിച്ചിട്ട് എന്ന് വെച്ചാൽ സാമാന്യ ബുദ്ധിയെ നിഷേധിച്ചിട്ട്, സാമാന്യ ബോധത്തെ നിഷേധിച്ചിട്ട്, എന്ന് വെച്ചാൽ യുക്തിയെ നിഷേധിച്ചിട്ട് ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നത്, അതൊരു ദുരാഗ്രഹമാണ്. അന്യഥാഗ്രഹം എന്ന് പറയുന്നത് ദുരാഗ്രഹമാണ്. അത് അന്യായമാണ്. അശീലിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്, ഗുരു പറഞ്ഞാലും ശരി എന്നാണ് പറയുന്നത്. ഗുരു പറഞ്ഞാല് ഈ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും, തോന്നുന്നതാണ് ശരിയാണോ നിങ്ങൾ തീരുമാനിക്കുക. ഇനി ഗുരു പറഞ്ഞാലും ശരി, പറയുന്നത് അന്യഥാഗ്രഹമാണെങ്കിൽ അത് അന്യായമാണെന്ന് ശിഷ്യം മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ശരിയോ തെറ്റോ എന്നുള്ള അവരവരെ തീരുമാനിക്കുക. സുരേശ്വരാചാര്യരുടെ അഭിപ്രായം ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സുരേശ്വരാചാര്യരുടെ അഭിപ്രായം അതാണ്. ഈ സുരേശ്വരാചാര്യ ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യനാണെന്നാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത്. ഈ ശങ്കരാചാര്യർ ജീവിച്ചിരുന്നപ്പോഴാണോ എഴുതിയത്? അതെ. ഇതെഴുതാൻ വേണ്ടി അദ്ദേഹം സമാധിയാവുന്നതുവരെ കാത്തിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല. അതും എനിക്ക് തെടുത്ത് പറയാൻ വയ്യ. എന്തായാലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്യഥാഗ്രഹ. ഇത് ഗുരുനിന്ദയാണോ ഗുരുവിന്റെ നിഷേധമാണോ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് തന്റെ ആചാര്യൻ പറഞ്ഞത് അന്യായമാണോ, ഇത് അന്യഥാഗ്രഹമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ എങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്, അങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ ഇതിനെ ഗ്രഹിച്ചിരിക്കുന്നു. അത് ലോകപ്രസിദ്ധിയെ ഉല്ലംഘിച്ചിട്ട്, ലോകപ്രസിദ്ധി എന്ന് വെച്ചാൽ ലോകം സ്വീകരിച്ചിരിക്കുന്നു, ലോക സാമാന്യ ബുദ്ധി അനുസരിച്ച് യുക്തി അനുസരിച്ച് സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഉല്ലംഘിച്ചിട്ട് അതിനെ വകവയ്ക്കാതെ തനിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല ആരായാലും എന്നാണിവിടെ പറയുന്നത്. ശരി, അപ്പോ ഇത് ആരായിപ്പോ ലോകപ്രസിദ്ധിയെ ഉല്ലംഘിച്ചിരിക്കുന്നത്? ഗുരുവാണോ ശിഷ്യനാണോ? ഇനി മൂന്നാമതൊരാൾ നോക്കുമ്പോൾ ഇത് ആരുടെ പക്ഷമാണ് ശരി എന്നും ചിന്തിക്കാമല്ലോ. ശിഷ്യൻ പറയുന്നു, ഗുരു പറഞ്ഞു ശരിയെന്ന്. മൂന്നാമതൊരാൾ എന്ത് പറയും? അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ താൻ പറഞ്ഞത് ലോകപ്രസിദ്ധി അംഗീകരിച്ചും ഇതന്യാഗ്രഹമല്ല, ഇത് അന്യായമല്ല, ഞാൻ പറഞ്ഞ ന്യായമാണെന്ന് പറഞ്ഞയാളടുത്ത് സമർത്ഥിക്കുകയാണ്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേ ഇത്യാദി മനുനാപ്യുക്തം കഥം തത്യാഗമർഹതി. ശങ്കരായരോട് ചോദിക്കുകയാണ്, കഥം തത്യാഗമർഹതി, എങ്ങനെ ഇതിനെ ത്യജിക്കാൻ കഴിഞ്ഞു? ഏതിനെ? ഇതിഹാസ പുരാണാദേർ ഇതിഹാസ പുരാണാഭ്യം വേദം സമുപബ്രഹ്മയേ. ഇതിഹാസ പുരാണങ്ങളിലൂടെയെല്ലാം ഈ വേദത്തെയല്ലേ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? ഇത്യാദി മനുനാപ്യുക്ത, ഇത് മനുവും പറഞ്ഞല്ലോ, ഇതറിയില്ലേ. കഥം തത്യാഗമൃഹതി, അതിനെ കണ്ടില്ലെന്ന് അങ്ങനെ നടിക്കാൻ കഴിഞ്ഞു? ശങ്കരാചാര്യർ പലതും കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട്. ഇവിടെ അതെന്തുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചു? അതിനെ ത്യജിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഇനി ആർക്കെങ്കിലും ഇത് ത്യജിക്കാൻ കഴിയുമോ? ഇതിഹാസ പുരാണാഭ്യം വേദം സമുപബ്രഹ്മയേ ബിഭേതി അല്പശ്രുതാൽ വേദോ മാം അയം പ്രഹരിഷ്യതി. അല്പശ്രുതൻ, അല്പം കേട്ടോ എന്നുവെച്ചാൽ വേദത്തിന്റെ മുക്കും മൂനെയൊക്കെ കേട്ടോ, ഇതിനെ പൂർണമായി ആകെ ഗ്രഹിക്കാത്തവൻ വേദത്തിന്റെ തത്വത്തെ, അവന് വേദോ വിഭേദി, അവന് വേദത്തിനെപ്പോഴും ഭയമാണെന്നോ, വേദത്തെ ശരിക്കും ഉൾക്കൊള്ളാത്തവന് വേദത്തിന് ഭയമാണെന്നാണ്. എന്തുകൊണ്ട്? മാം അയം പ്രഹർഷിതി, അവൻ എന്നെ എപ്പോഴാണോ തല്ലുന്നതെന്ന് ഓർത്തിട്ട് ഇവൻ എന്നെ പ്രഹരിക്കും എന്നാണ് വേദം കരുതുന്നു എന്നാണ്. ഇവൻ എന്നെ എപ്പോഴാണ് ഉപദ്രവിക്കുന്നത് എന്നുവെച്ചാൽ എന്നെ എപ്പോഴാണ് ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുന്ന എപ്പോഴാണ്? അതാണല്ലോ ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത്. മനുഷ്യരതാണല്ലോ ചെയ്യുന്നത്. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യൻ അവന്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്, അവന്റെ താല്പര്യമനുസരിച്ച്, അവന്റെ രാഷ്ട്രീയം അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. അതിൽ ഓരോരുത്തർക്കും ഉണ്ട് രാഷ്ട്രീയം, അതനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. വേദം ഈ വ്യാഖ്യാതാവിനെ എപ്പോഴും ഭയക്കുന്നു എന്നാണ്. അല്പശ്രുത, ഈ അജ്ഞൻ ഇനി എങ്ങനെയാണ് എന്നെ വ്യാഖ്യാനിക്കുന്നത്? അയം പ്രഹരിഷ്യതി, അതുകൊണ്ട് ഇതെങ്ങനെ ത്യജിക്കാൻ കഴിയും? മനുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിഹാസ പുരാണങ്ങളെല്ലാം. ഇവിടെ വേദത്തിന്റെ താല്പര്യത്തെയാണ് പറയുന്നത്, സം ഉപബ്രഹ്മ, അതിനെ ഇതിഹാസ പുരാണങ്ങൾ വേദ താല്പര്യങ്ങളെ അവയിൽ അന്തർഭവിപ്പിക്കുന്നു എന്നാണ്. ഇതിഹാസ പുരാണേതേർ വേദമൂലത്വ കാരണ പ്രാമാണ്യം അന്യഥാദസ്യ പ്രാമാണ്യം വന്ധ്യതേ. നിങ്ങൾ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ, സ്വീകരിക്കാമെന്ന് ഈ സ്വതപ്രമാണം എന്ന് പറയാതിരുന്നാ മതി, അത്ര അവിടെയുള്ളൂ തകരാറ്. വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് സ്വന്തം അനുഭവത്തിന് യുക്തിക്ക് നിരക്കുന്നതാണ്, അത് പ്രമാണമാണ് തനിക്ക്. അവിടെ എന്താ തകരാറ്? വേദം പറഞ്ഞു തത്വമസി നീ ബ്രഹ്മമാണ്. കേൾക്കുന്നവനോട് എന്താ പറഞ്ഞത്? ശ്രോതവ്യോ മന്ദവ്യോ നിദ്യാസ്യോ. ഈ പറഞ്ഞ കാര്യം നീ ചിന്തിച്ചു നോക്കുക, നിന്റെ അനുഭവത്തിൽപ്പെടുത്തി നോക്കുക. മരണം എന്ന് പറയുന്നത് എന്താണ്? യുക്തി, യുക്തിക്ക് അതിനെ പരിശോധിക്കുന്നതാണ്. യുക്തി കൊണ്ട് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു, നീ അതിനെക്കുറിച്ച് സ്വയം ചിന്തിച്ചു നോക്കും. അപ്പോ അത് താൻ പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയാണെന്നാണോ വേദം പറയുന്നത്? അങ്ങനെ പിന്നെ എന്തിനാ മനനത്തെ വിധിക്കുന്നത്? മനനം ചെയ്യാൻ എന്തിനാവശ്യപ്പെടുന്നു? ശ്രവണം എന്തിനാവശ്യപ്പെടുന്നു? അവിടെ ശ്രവിക്കുക എന്താണോ ഈ പറയുന്നതിന്റെ താല്പര്യത്തെ നീ മനസ്സിലാക്കുക എന്നാ പറയുന്നത്. കേവല ശബ്ദം കേട്ടാ പോലെ. അപ്പൊ വേദം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആ വഴിക്കാണെങ്കിൽ ദോഷമില്ല. അതിനെ സ്വതപ്രമാണി എന്ന് എന്തിനാ സ്വീകരിക്കുന്നത്? കേൾക്കുന്നവൻ അവന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു, അവന്റെ വിവേകം കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു, അവന്റെ അനുഭവത്തിൽ അതിനെ സ്വീകരിക്കുന്നു. അത് ആ നിലയ്ക്ക് വേദം പ്രാമാണ്യമാണ്. അതിന് സ്വതപ്രാമാണ്യം എന്ന് പറയേണ്ട കാര്യമില്ല. സ്വതപ്രാമാണ്യം എന്ന് പറയേണ്ടി വരുന്നത് എന്താണ്? ഈ മരണശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗം നരകം ഇത് ഇവനെല്ലാം അടിച്ചേൽപ്പിക്കണമെങ്കിൽ സ്വതപ്രാമാണ്യം എന്ന് പറഞ്ഞാലേ ഉള്ളൂ. സ്വ അനുഭവത്തിൽപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സ്വതപ്രാമാണ്യം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ സ്വതപ്രാമാണ്യം ഇവിടെയാ പറയുന്നത് എല്ലായിടത്തും. അത് പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്, അത് സത്യാന്വേഷണത്തിന്റെ ഭാഗമാണ്. എന്നുവെച്ചാൽ പുരോഹിതനത് ആവശ്യമാണ്. കാരണം ഇവനെ കൊണ്ട് യാഗം ചെയ്യിക്കണം, മരണത്തിന് ശേഷം സ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ, അല്ലാതെ അതിന് യാതൊരു ഉറപ്പുമില്ലല്ലോ. അപ്പൊ യാഗം ചെയ്തു കഴിഞ്ഞാൽ യാഗം ചെയ്യാൻ കാശ് മുടക്കും, ഈ കാശ് പുരോഹിതന് കിട്ടും, അവൻ ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ അത് പൗരോഹിത്യ രാഷ്ട്രീയമാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത്. വേദത്തിന് അതിന്റെ ആവശ്യമില്ല, അത് സ്വയം പ്രമാണമാണ്. അതിന് സ്വതപ്രാമാണ്യം എന്ന് പറയേണ്ട കാര്യമില്ല. അത് മറ്റു വാക്യങ്ങളെ പോലെ തന്നെയാണ്. ഗുരുക്കന്മാരുടെ വാക്യങ്ങൾ അത് പ്രമാണമാണ്. എന്തുകൊണ്ട്? അവരുടെ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു, പരിശോധിച്ചു നോക്കുന്നു, ശരിയാണ്. അവർ പറയുന്ന അനുസരിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകുന്നു, അവർ പറയുന്ന ധിക്കരിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടാകുന്നു. ആ സ്വന്തം വിവേകം കൊണ്ട് തന്നെ പരിശോധിക്കുമ്പോൾ ഒരുവന് ബോധ്യപ്പെടുന്ന കാര്യമാണ്, വാക്യം പ്രമാണമാണ്. അവിടെ സ്വതപ്രാമാണ്യം എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഈശ്വരൻ ഇതിനെന്താ പങ്ക്? അതാണ് സുരേശ് രാജന് പറയുന്നത്. ഈശ്വരന് വേദത്തിനും ഇതിഹാസത്തിനും പുരാണത്തിനും ഒരേ പങ്ക് തന്നെ. ഇതിഹാസ പുരാണാദേർ വേദമൂലത്വ കാരണ, വേദമൂലമാണതെല്ലാം, വേദത്തെ അനുസരിച്ചാണ് അത് പോകുന്നത്. എന്ന് വെച്ചാൽ വേദത്തിലെ തത്വങ്ങളെ അത് വെളിപ്പെടുത്തുന്നു. ഇനി പ്രാമാണ്യ അന്യഥ സസ്യ പ്രാമാണ്യ ഉപദ്ധതി, ഇതിനകത്ത് വേദവിരുദ്ധമായി എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിന് തള്ളിക്കളയുക. വേദത്തിൽ തന്നെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തള്ളിക്കളയുക. സ്വതപ്രാമാണ്യം എന്ന് പറഞ്ഞാൽ അത് കഴിയത്തില്ല. കേവല പ്രാമാണ്യം എന്ന് പറഞ്ഞാൽ അത് കഴിയും. എന്റെ അനുഭവത്തിന് യുക്തിക്കും യോജിക്കുന്നത് ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മഹാപുരുഷന്മാർ അംഗീകരിച്ചിട്ടുള്ളത് ഞാൻ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. പ്രത്യക്ഷ വേദവചന വിരുദ്ധം ദേഷു യദ്വജ വൃദ്ധവാക്യാദിവ താദൃക്ത്യാജ്യം ശ്രുതി വിരോധത പറയുന്നു. പ്രത്യക്ഷ വേദവചന വിരുദ്ധം ദേഷു യദ്വജ, പ്രത്യക്ഷ വേദ വചന വിരുദ്ധമായിട്ടുള്ളത്. അതായത് ആദ്യം വേദവചനങ്ങൾ ഏതൊക്കെയാണ് ശരിയെന്ന് പരിശോധിച്ചു നോക്കുക. എങ്ങനെ? സ്വന്തം അനുഭവത്തിലൂടെ നോക്കുക. അതിന് വിരുദ്ധമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം വേദത്തിലായാലും ശരി, അത് വൃദ്ധവാക്യാധിപ വൃദ്ധവാക്യത്തെ പോലെ. ഈ വൃദ്ധവാക്യം എന്ന് പറയുന്നത് എന്താണ്? കൊച്ചുകുട്ടികൾ വലിയ കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ അവിടെയുള്ള പ്രായമുള്ള ആൾക്കാർ കുട്ടികളുടെ അടുത്ത് പറയും, നോക്ക് ഇതാ മുറ്റത്തേക്കുന്ന ആ മരത്തിന്റെ മുകളിലൊരു പിശാചിരിപ്പുണ്ട്, അതിങ്ങോട്ടിറങ്ങി വന്ന് നിന്നെ പിടിക്കും, നീ അടങ്ങിയിരിക്കണം, മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറയും. ഇതാണ് വൃദ്ധവാക്യം എന്ന് പറയുന്നത്. ഇത് സത്യമാണോ? സത്യമല്ലെന്ന് പറയുന്നതാണെന്നറിയാം. പക്ഷെ കുട്ടി അത് വിശ്വസിച്ചിട്ട് അവൻ പേടിച്ച് അടങ്ങിയിരിക്കും. പക്ഷെ അവൻ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അവനോട് പറയണം, നീ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ആ പിശാച് പിടിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പറയും, അത് മൂപ്പിലാനെ പിടിച്ചോട്ടെന്ന് പറയും, എനിക്ക് അതിൽ പേടിയൊന്നുമില്ലെന്ന് പറയും. അവിടെ എന്ത് ചെയ്യുന്നു? വൃദ്ധവാക്യാധിപ വൃദ്ധവാക്യത്തെ പോലെ തദ്ദൃക്വാക്യം ത്യാജ്യം, ആ വാക്കിനെ ത്യജിക്കേണ്ടതാണ് വിവേകമുള്ളവൻ. അത് വേദത്തിലായാലും ശരി, ശ്രുതിയിലായാലും ശരി, സ്മൃതിയിലായാലും ശരി, ഇതിഹാസത്തിലായാലും ശരി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം വൃദ്ധവാക്യത്തെ പോലെ ത്യാജ്യം, ശ്രുതി വിരോധത, ശ്രുതിയുടെ പരമമായ താല്പര്യത്തിന് വിരോധമായതുകൊണ്ട്. അതുകൊണ്ട് ഇതിഹാസ പുരാണങ്ങളെയും വേദത്തെയും ഒന്നിനെയും തന്നെ പാടെ നിഷേധിക്കുന്നു. ഒന്നിനെയും സ്വതപ്രാമാണ്യം വിചാരിച്ച് പാടെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഗ്രാഹ്യ ത്യാജ്യ വിവേക ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതിഹാസ പുരാണങ്ങളെ കൂടി ഇതിഹാസ പുരാണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ തന്നെ എടുക്കുന്നതിന് ഒരു ദോഷവുമില്ല. അതിനുവേണ്ടി ഇത്രയും ക്ലിഷ്ടമായ വ്യാഖ്യാനം, അന്യഥാഗ്രഹം, അത് ചെയ്തത് അന്യായമാണ് എന്നാണ്. എന്നുവെച്ചാൽ ഈശ്വരാതിരേകേണ കശ്യ സൃഷ്ട അഭിപേയത്തെ പറയും. വേദം ഈശ്വരൻ സൃഷ്ടിച്ചെന്നല്ലേ പറയുന്നു. ശരിയാണ്. ഇവിടെ ഈശ്വരനല്ലാതെ വേറെ ഏതെങ്കിലും സൃഷ്ടാവുണ്ടോ ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും? അതാണ് സുരേശ്വരാചാര്യം ചോദിക്കുന്നത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പറയുന്നു വേദം ഈശ്വരൻ സൃഷ്ടിച്ചാണ്, ബൈബിൾ ഈശ്വരൻ സൃഷ്ടിച്ചാണ്, ഖുറാൻ ഈശ്വരൻ സൃഷ്ടിച്ചാണെന്ന് പറയുന്നു. ഈശ്വരാതിരേകേണ കശ്യ സൃഷ്ട അഭിപേയതേ, ഈശ്വരനല്ലാതെ ഇവിടെ ഒരു സൃഷ്ടാവില്ല ഒന്നിനും. വേദമെന്ന് മാത്രം എടുക്കേണ്ട കാര്യമില്ല. ഇതിഹാസ പുരാണാദേ, ഇതിഹാസവും പുരാണവും എല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചാണ്. തദന്യസ്യ ഇഹ കാര്യം, എന്തുകൊണ്ട് ഇതെല്ലാം കാര്യമാണ്? കാര്യമാണെങ്കിൽ അതിനൊരു കർത്താവ് വേണം. ആ കർത്താവ് ഈശ്വരൻ തന്നെയാണ്. പിന്നെ ഇവിടെ വേദത്തിനോടൊരു പക്ഷപാതം, മറ്റുള്ളതിനൊന്നും ഈശ്വരൻ സൃഷ്ടിച്ചല്ല എന്ന് പറയുന്നു. അത് അസംബന്ധമാണ്. കാരണത്വം പ്രമാണേന യസ്യ സാക്ഷാത് വിനിശ്ചിതം അഭി തത് കാര്യകർത്തൃത്വേ തദൈവ അഭ്യുദയതെ, തീരത്തില്ല എന്നുള്ള ശിഷ്യതി.